ഉപദേശിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 13 25 ധ്യാനേനാത്മനി പശ്യന്തി കേചിത് ആത്മാനം ആത്മനാ അന്യേ സംഖ്യേന യോഗേന കർമ്മ യോഗേന ചാപരേ. കഴിഞ്ഞ രണ്ട് ക്ലാസ് നമ്മൾ ചർച്ച ചെയ്തത് ധ്യാനേന എന്നുള്ള ഭാഗമാണ്. കേചിത് ആത്മാനം ആത്മനാ ധ്യാനേന ആത്മനി പശ്യന്തി. ചിലർ മുഖ്യമായും ധ്യാനത്തെ അവലംബിച്ചുകൊണ്ട് ആത്മദർശനത്തിന് ശ്രമിക്കുന്നു. നാം അതിൻ്റെ വിശേഷതകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ധ്യാനേന ധ്യാനം നാമ ശബ്ദാദിഭ്യോ വിഷയിപ്പ്യ ശ്രോത്രാദിനി കരണാനി മനസ്സി വസംഹൃത്യ മനസ്സ് പ്രത്യേക ചെയ്ത ഇതൊരു ഏകാഗ്രതയാ ഈ ചിന്തനം തദ്ധ്യാനം തഥാ ധ്യായ ദീപ ബഗഹ ധ്യായ ദീപ പൃഥിവി ധ്യായ ദീപ പർവ്വതാഹ ഇതുപമോപച ഉപാദാനാത് തൈലധാരാവ സന്തതോ അവിച്ഛിന്ന പ്രത്യയോ ധ്യാനം തേന ധ്യാനേന ആത്മനി ബുദ്ധൌ പശ്യന്തി ആത്മാനം പ്രത്യേക ചേതനം ആത്മനാ സ്വേനൈവ പ്രത്യേകേദന ധ്യാന സംസ്കൃതേന അന്ധക്കരണേന യോഗിന ആത്മനി ആത്മാനം ആത്മന പശ്യന്തി. ഇവിടെ ആത്മശബ്ദം 3 തവണ പ്രയോഗിച്ചിട്ടുണ്ട്. ആത്മനി അവിടെ ആത്മനി എന്നുള്ളതിനൂടെ ഭാഷകാരാർത്ഥം പറഞ്ഞു ബുദ്ധ ബുദ്ധിയിൽ ആത്മന അവിടെ പറഞ്ഞു ധ്യാന സംസ്കൃതേന അന്ധക്കരണേന. എന്ന് പറഞ്ഞു ആത്മാനം പ്രത്യേകേദനം. ആത്മനി എന്നുള്ളതിന് അവിടെ ബുദ്ധി എന്നുള്ള അർത്ഥമാണ്. ആത്മാവിനെ സാക്ഷാത്കരിക്കുന്ന ബുദ്ധിയിലാണ്. ആത്മനാന്ന് പറഞ്ഞു അത് ആ സാക്ഷാത്കാരത്തിന് കാരണം ഉപകരണമായിരിക്കുന്നത് അത് സംസ്കൃതമായ മനസ്സാണ്. ബുദ്ധി തന്നെ എന്തക്കരണം എന്ന് പറഞ്ഞാലും അത് ബുദ്ധിയാണ്. പിന്നെ ഇതിനെ സാക്ഷാത്കരിക്കുന്നു ആത്മാവിനെ. അത് പറഞ്ഞു പ്രത്യേകേദനം എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു, എന്താണ് ധ്യാന സംസ്കൃതേന അന്ധക്കരണേന. സാധാരണ അന്ധക്കരണം കൊണ്ടല്ല, ധ്യാനത്താൽ സംസ്കരിക്കപ്പെട്ട അന്ധക്കരണം, ധ്യാന സംസ്കാരമുള്ള അന്ധക്കരണം എന്നർത്ഥം. ധ്യാനം കൊണ്ട് അന്ധക്കരണത്തിനൊരു പ്രത്യേക സംസ്കാരം ഉണ്ടാകുന്നു. ആ സംസ്കാരം ആ അന്ധക്കരണത്തിൽ മുമ്പുണ്ടായിരുന്ന സംസ്കാരങ്ങൾ നശിപ്പിക്കുന്നതും ആത്മദർശനത്തിന് ആ അന്ധക്കരണത്തെ സജ്ജമാക്കുന്നതുമാണ്, അതിന് തയ്യാറാക്കുന്നതുമാണ്. അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാകും. അത് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തു. ധ്യാനത്തിന് ബഹിരംഗമായ സാധനമുണ്ട് എന്ന് ചർച്ച ചെയ്തു. ധ്യാനത്തിൻ്റെ ബഹിരംഗമായ സംസ്കാരം, അതായത് വിശേഷിച്ചും ആത്മധ്യാനത്തിന്, ധ്യാനം പലതരത്തിലാകാം, ധ്യാനം പല വിഷയങ്ങളെക്കുറിച്ചാകാം. എവിടെ മനസ്സ് ഏകാഗ്രപ്പെടുന്നു അവിടെ ധ്യാനമുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പ്രത്യേകേദനം, ആത്മാവിനെ പ്രത്യക്ഷമാക്കുന്ന ധ്യാനമാണ്. ആ ധ്യാനത്തിൻ്റെ ബഹിരംഗ സാധനം, ആ ബഹിരംഗ സാധനമായിട്ട് പറയുന്നത് ധർമാനുഷ്ഠാനമാണ്. അത് യോഗസൂത്രങ്ങളിലായാലും മറ്റ് ഗ്രന്ഥങ്ങളിലായാലും എല്ലാം പറയുന്നത് ധർമാനുഷ്ഠാനത്തിനാണ്, സദാചാരം ധർമാനുഷ്ഠാനം പോലുള്ള കാര്യങ്ങൾ. അതുള്ള ഒരാളിന് മാത്രമേ ആത്മാവിനെ ധ്യാനിക്കാൻ കഴിയൂ. അതില്ലാത്തവർക്കും മറ്റു പലതിനെയും ധ്യാനിക്കാം, വിഷയങ്ങളെയോ അല്ലെങ്കിൽ അവർക്കിഷ്ടപ്പെട്ട മറ്റെന്തിനെ ഒക്കെ ധ്യാനിക്കാം. പക്ഷെ ആത്മധ്യാനത്തിന് ആ സംസ്കാരം ആവശ്യമാണ്. അതുകൂടാതെ ധ്യാനത്തിന്റെ അന്തരംഗ സാധനയായിട്ട് പറയുന്നതാണ്, യോഗസൂത്രങ്ങളിലും പറയുന്നത് പതഞ്ജലി മഹർഷി, ധ്യാന സംസ്കാരം. അതിനാണ് യോഗസൂത്രത്തിൽ പ്രശാന്തവാഹിത, അവന്റെ ചിത്രം അവന്റെ അന്ധകരണം പ്രശാന്തവാഹിത എന്ന് പറയുന്ന അവസ്ഥയെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ആത്മഭാവന കൊണ്ട് ഇവിടെ ധ്യാനം എന്ന് പറയുന്നത് ഭാവനയാണ്, ആത്മസ്വരൂപത്തെക്കുറിച്ചുള്ള ഭാവന. അതിന് രണ്ടു തരത്തിൽ പറയുന്നു. ഒന്ന്, ആത്മാവിനെ തടസ്സ രൂപത്തിൽ അറിയുന്നു. എങ്ങനെ, ഇത് ശരീര ഭിന്നമാണ്, അവസ്ഥാത്തിര ഭിന്നമാണ് എന്നെല്ലാം അറിയുന്നു. അങ്ങനെ അറിയുന്നിടത്ത് ആത്മാവിന്റെ സ്വരൂപം എന്താണെന്നുള്ളത് അല്ല അറിയുന്നത്. ആത്മാവിൽ നിന്നെല്ലാം വേറെ വേറെ എന്നറിയുന്നു, നീതി എന്ന് പറയുന്ന പ്രക്രിയ. അതും ധ്യാനത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ധ്യാന സംസ്കാരം ഉണ്ടാകുന്നത് ആത്മാവിനാണെങ്കിൽ തന്നെ നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വരൂപനായി ഭാവന ചെയ്യുമ്പോഴാണ്. താൻ നിത്യനാണ്, ശുദ്ധനാണ്, മുക്തനാണ്. അപ്പൊ തദനുസാരിയായിട്ടുള്ള സംസ്കാരങ്ങൾ ഉണ്ടാകുന്നു തന്നെ കുറിച്ചുള്ള. അത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ ജന്മജന്മാന്തരങ്ങളുടെ സംസ്കാരം കൊണ്ട്. ഗുരുവൻ തന്നെ സ്ത്രീയാണ്, പുരുഷനാണ് എന്നൊക്കെ ഭാവന ചെയ്യാതെ തന്നെ ധരിക്കുന്നു. വാസ്തവത്തിൽ അതല്ല താൻ, പുരുഷൻ അല്ല, സ്ത്രീയല്ല, ബാലനല്ല, യുവാവല്ല, വൃദ്ധനല്ല, അതൊക്കെയാണ് പരമാർത്ഥം. പക്ഷെ എന്നാലും അങ്ങനെ ഒരു സംസ്കാരം ദൃഢമായതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നു. ഈ സംസ്കാരങ്ങളെ നശിപ്പിക്കുന്നു. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, ധ്യാന സംസ്കാരത്തിന്റെ ആവശ്യം അതാണ്. പ്രരൂഢമായിരിക്കുന്ന ജന്മാന്തരങ്ങളായി രൂഢമായിരിക്കുന്ന സംസ്കാരങ്ങളെ നശിപ്പിക്കുന്ന സംസ്കാരം അന്ധകരണത്തിൽ ദൃഢമാവണം. അതിന് യോഗ സൂത്രത്തിൽ തന്നെ പറയും അവിപ്ലവ എന്ന് വെച്ചാൽ യാതൊരു തരത്തിലുള്ള വികല്പങ്ങളും ഇല്ലാത്ത ചിത്തത്തിന്റെ അവസ്ഥയാണ്. അതിനെ തന്നെ പറയുന്ന എന്താണ്, അവിച്ഛിന്ന പ്രത്യയം എന്നും പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പോ സാധാരണഗതിയിൽ പ്രത്യേകിച്ച് മനസ്സ് ഏകാഗ്രപ്പെടാതെ ധ്യാനിക്കാതെ ആർക്കും ചിന്തിക്കാൻ കഴിയുന്നുള്ളതാണ്, ഞാൻ യുവാവാണെങ്കിൽ ഞാൻ വൃദ്ധനാണ്, ഞാൻ പിതാവാണെങ്കിൽ പുത്രനാണ്, പുത്രിയാണ്, സ്ത്രീയാണ്, പുരുഷനാണ്. പ്രത്യേക യാതൊരു തരത്തിലുള്ള അഭ്യാസം കൂടാതെ സഹജമായി വരുന്നതാണ് ഇത്തരം സംസ്കാരം. ഇത് ഓരോ സമയം മാറി മാറി വരുന്നത്, തന്നെ കുറിച്ച് വരുന്ന ഈ പ്രത്യയം അല്ലെങ്കിൽ ബോധം. പ്രത്യയം എന്ന് പറയുന്നത് സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്ന ബോധം, അതിനാണ് പ്രത്യയം എന്ന് പറയുന്നത്. ഈ പ്രത്യയം എന്ന് പറയുന്നത് മാറി മാറി വരുന്നു, ഒരേ തരത്തിൽ നിൽക്കുന്നില്ല. താൻ പുരുഷനാണ് ചിന്തിച്ചാൽ സദാസമയം പുരുഷനെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ തിരിച്ചിന്തിക്കും, ഞാൻ സ്വാമിയാണ് അല്ലെങ്കിൽ ഞാൻ വൃദ്ധനാണ്, ഏതെങ്കിലും തരത്തിൽ ഞാൻ ചിന്തിച്ചു പോകും. എന്തുകൊണ്ട്? ഇത് വിച്ഛിന്ന സംസ്കാരം അന്ധകരണത്തിലുണ്ട്, അതിൽ നിന്ന് വിച്ഛിന്ന പ്രത്യയങ്ങൾ സദാ ഉണ്ടായിക്കൊള്ളേ. ഈ വിച്ഛിന്ന പ്രത്യയങ്ങളെ നശിപ്പിക്കുന്നതിനാണ് അവിച്ഛിന്ന പ്രത്യയം, ധ്യാനം കൊണ്ടുണ്ടാകേണ്ട അവിച്ഛിന്ന പ്രത്യയം. അതെങ്ങനെ നശിപ്പിക്കുന്നു? കാരണം ധ്യാനാഭ്യാസം കൊണ്ട് ഇവിടെ തൈലധാരാവത് സന്തതി എന്നുവെച്ച പ്രത്യേക സന്തതി, പ്രത്യേക സന്തതി എന്ന് വെച്ചാൽ പ്രവാഹം, പ്രത്യേക പ്രവാഹങ്ങളിലുണ്ടാവുന്നു. എങ്ങനെ? നിത്യനാണ്, മുക്തനാണ്, ശുദ്ധനാണ്, ആനന്ദസ്വരൂപനാണ്, ഇങ്ങനെയുള്ള ഇതാണ്. ചിലർ ചോദിക്കും, ഇവിടെ മാറുന്നുണ്ടല്ലോ നിത്യനെന്ന് പറഞ്ഞു, പിന്നീട് മുക്തനെന്ന് പറയുന്നു, ആനന്ദസ്വരൂപനാണെന്ന് പറയുന്നു. അപ്പോൾ അവിടെയും അപ്രത്യയത്തിന് സംസ്കാരത്തിന് മാറ്റമുണ്ട്, അതിൽ നിന്നുണ്ടാകുന്ന അനുഭവത്തിന് മാറ്റമുണ്ട് എന്ന് ചിന്തിച്ചു പോകും. പക്ഷേ അവിടെ ശബ്ദത്തിലുള്ള വ്യത്യാസമുള്ളു, അർത്ഥത്തിൽ വ്യത്യാസം. നിത്യൻ, ശുദ്ധൻ, മുക്തൻ, നിർമ്മലൻ, നിരാകാരൻ, നിരഞ്ജനൻ, ഇങ്ങനെ ധ്യാനത്തിന് വേണ്ടി നിർദ്ദേശിക്കുന്ന എല്ലാ ശബ്ദങ്ങളുടെയും താല്പര്യം ഒന്ന് തന്നെ, ഒരേ അർത്ഥത്തെ തന്നെ ബോധിപ്പിക്കുന്നു. അങ്ങനെ നിത്യൻ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥമല്ല ശുദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. രണ്ടിന്റെ അർത്ഥം എങ്ങനെ ഒന്നാവും? അർത്ഥം ഒന്നല്ലെങ്കിൽ എങ്ങനെ ആ പ്രത്യയം ഭാവന ഒന്നാകും? ഭാവന ഒന്നല്ലെങ്കിൽ എങ്ങനെ സംസ്കാരം ഒന്നാകും? ഇങ്ങനെയെല്ലാം ചോദിക്കാം. പക്ഷെ ഇവിടെ ഈ ശബ്ദങ്ങളെല്ലാം ബോധിപ്പിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ ആത്മാവിനെയാണ്. ആത്മാവിനെന്ന് പറഞ്ഞാൽ ആദ്യം താൻ ഏതെന്തിനെയാണോ പ്രപഞ്ച ഭിന്നമായി അല്ലെങ്കിൽ ശരീരഭിന്നമായി ധരിച്ചത് അതിനെയാണ് ബോധിപ്പിക്കുന്നത്. ആത്മാവിനെ ബോധിപ്പിക്കുന്നതിന് ഒരു ശബ്ദങ്ങളും താൻ ഭാവനയ്ക്ക് ഉപയോഗിക്കുന്ന ഈ ശബ്ദങ്ങളൊന്നും തന്നെ സക്ഷമമല്ല, ഒരു ശബ്ദങ്ങളും ബോധിപ്പിക്കാൻ വയ്യ. ഈ ശബ്ദങ്ങൾ എന്ത് ചെയ്യുന്നു? അതിന്റെ ശക്തിയിലൂടെയല്ല, ആ ശബ്ദങ്ങളെല്ലാം ലക്ഷ്യീകരിക്കുന്ന ഒന്നാണ് ആത്മാവ്. ലക്ഷ്യീകരിക്കുന്ന വസ്തു ഏകമായതുകൊണ്ട് ഈ ശബ്ദങ്ങളെല്ലാം വാസ്തവത്തിൽ എങ്ങനെ സഹായിക്കുന്നു? അനാത്മഭിന്നമായ ഏതോ ഒന്നിനെ ഈ ശബ്ദങ്ങൾ ലക്ഷ്യീകരിക്കുകയാണ്. അപ്പോൾ ഈ ശബ്ദങ്ങളുടെ വാച്യാർത്ഥത്തിൽ ഭേദമുണ്ടെങ്കിൽ, അതാണ് നമ്മൾ പറയുന്നത് ശുദ്ധം വേറെയാണ്, ബുദ്ധം വേറെയാണ്, നിത്യം വേറെയാണ്, നിർമ്മലം വേറെയാണ്, ഇത്തരം ശബ്ദങ്ങളുടെ എല്ലാം വാച്യാർത്ഥത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും ഇതെല്ലാം ലക്ഷ്യീകരിക്കുന്നത് ഒരേ തത്വത്തെ തന്നെ. അങ്ങനെ ഏകമായ തത്വത്തെ ഈ ശബ്ദങ്ങൾ ലക്ഷ്യീകരിക്കുന്നുകൊണ്ട് നിരന്തരമായി ഈ ശബ്ദത്തിലൂടെ ഭാവന ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ശബ്ദത്തിലൂടെ അതിന്റെ അർത്ഥത്തെ അനുസന്ധാനം ചെയ്യാൻ ശ്രമിക്കുന്നു. മാനസികമായി, ശബ്ദാത്മകമായോ അല്ലെങ്കിൽ കേവലം മാനസികമായ ഭാവന എന്നുള്ള നിലയ്ക്കോ ചെയ്യുന്നവന്റെ ഉള്ളിൽ ഏകാകാരത്തിലുള്ള സംസ്കാരം ഉണ്ടാകുന്നു. ആ സംസ്കാരം എന്ത് ചെയ്യുന്നു? പ്രരൂഢമായിരിക്കുന്ന അനാദി സംസ്കാരത്തെ നശിപ്പിക്കുന്നു. അതിനാണ് ഇവിടെ തൈലധാരാവ് സന്തതോ അവിച്ഛിന്ന പ്രത്യയോ എന്ന് പറയുന്നത്. അത് വരുമ്പോൾ അത് നശിപ്പിക്കുന്നതിനനുസരിച്ച് ഈ സംസ്കാരം ദൃഢമാകുന്നു. സംസ്കാരം ദൃഢമാകുന്നതിനനുസരിച്ച് ഭാവന ദൃഢമാകുന്നു. ഏത് തരത്തിലുള്ള ഭാവനയാണ് ഒരാൾ അനുഷ്ഠിക്കുന്ന ആ ഭാവന ദൃഢമാകുന്നു. ഭാവന ദൃഢമാകുന്നതിനനുസരിച്ച് സംസ്കാരം ദൃഢമാകുന്നു. അങ്ങനെ പരസ്പര സാപേക്ഷമായിട്ട് ധ്യാനിക്കുന്നവന്റെ ഭാവന ദൃഢമാകുന്നു, സംസ്കാരം ദൃഢമാകുന്നു. ഇതാണ് ധ്യാനത്തിന്റെ ഏറ്റവും അന്തരംഗമായ സാധന എന്ന് പറയുന്നത്. ഭാവന കൊണ്ട് ആന്തരികമായ സംസ്കാരത്തെ ദൃഢമാക്കുക, ആ സംസ്കാര ദാർഢ്യം കൊണ്ട് ഭാവന ദൃഢമാകുക. അത് ഏതുപോലെ? നമ്മുടെ പ്രത്യക്ഷമായ അനുഭവം പോലെ. ഞാൻ പുരുഷനാണ് എന്നുള്ള ഭാവന എത്രമാത്രം ദൃഢമാണ്, ആ ഭാവനയ്ക്ക് കാരണമായിരിക്കുന്ന സംസ്കാരം എത്രമാത്രം രൂഢമൂലമാണ്, അതിനു തുല്യമായി അതിന് വിരോധിയായ മറ്റൊരു സംസ്കാരവും മറ്റൊരു ഭാവനയും വരിക. ധ്യാനത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയും ചിത്തശുദ്ധി എന്ന് പറയുന്ന പ്രധാനമായി ചിത്തശുദ്ധിക്ക് നിർദ്ദേശിക്കുന്ന കർമ്മയോഗത്തെയാണ്. പക്ഷെ ധ്യാനത്തിന് പക്വമായ മനസ്സാണെങ്കിൽ, മനസ്സിൽ ഈ ഏകാന്ത ഭാവനയെ നിർത്തുന്നതിനുള്ള ഇച്ഛാശക്തി കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ ഇച്ഛാശക്തി ഒരുവനിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ കർമ്മയോഗം കൊണ്ടുള്ള ചിത്തശുദ്ധിയുടെ ആവശ്യമില്ല. അത്തരം വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് കർമ്മയോഗത്തിന്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. പിന്നെ ചോദിക്കും, ഈ കർമ്മയോഗം എത്ര കാലം ചെയ്യണം? കർമ്മയോഗം എന്ന് പറയുന്നതും ഒരുവൻ മരണം വരെ ചെയ്യണം. പക്ഷെ ധ്യാനയോഗത്തിന് പക്വമായ ഒരു അന്ധകരണമാണെങ്കിൽ പിന്നെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കർമ്മയോഗം ആവശ്യമുണ്ട്. ധ്യാനത്തിൽ ഉറക്കുന്ന മനസ്സാണ്. ധ്യാനത്തിൽ ഉറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഒരു ഭാവനയെ തന്റെ ഇച്ഛാശക്തി അനുസരിച്ച് നിലനിർത്താൻ കഴിയുന്ന ഒരാളാണെങ്കിൽ അത് വേണം. തന്റെ ഇച്ഛാശക്തി അനുസരിച്ച് നിലനിർത്തണം. ആ അതിന് തടസ്സമായി വരുന്ന ആലസ്യം, നിദ്ര തുടങ്ങിയ ദോഷങ്ങളെ ഇച്ഛാശക്തി കൊണ്ട് മാറ്റി നിർത്താൻ കഴിയണം. അതിന് ദൃഢമായ സംസ്കാരം വേണം. അങ്ങനെ സംസ്കാരമുള്ള ഒരാളിന് കർമ്മയോഗം കൊണ്ട് ചിത്തശുദ്ധി കൈവന്നു കഴിഞ്ഞു. അയാൾക്ക് പിന്നീട് കർമ്മയോഗ അനുഷ്ഠാനത്തിന്റെ അതായത് സഹായകമല്ല, അതിന്റെ ആവശ്യമില്ല. അയാൾ എന്ത് ചെയ്യുന്നു? ധ്യാനേന ആത്മനി ബുദ്ധവും പശ്യന്തി. അയാൾ തന്റെ ഭാവന എങ്ങനെയാണോ ആ ഭാവനയ്ക്കനുസരിച്ച് അയാൾ ബുദ്ധിയിൽ ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നു എന്നാണ്. അപ്പം നിർഗുണവും നിരാകാരവുമായിരിക്കുന്ന ഈ ആത്മാവിനെ ബുദ്ധിയിൽ എങ്ങനെയാണ് സാക്ഷാത്കരിക്കുന്നത്? അത് ബുദ്ധിക്ക് വഴങ്ങുന്ന ഒരു കാര്യമല്ല എന്നും പറയുന്നു. പിന്നെ എങ്ങനെയാ ബുദ്ധിയിൽ പ്രത്യക്ഷമാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഇപ്പൊ മനുഷ്യനൊഴികെയുള്ള ജീവികൾ വളരെ ജഡീയ ബുദ്ധിയുള്ള ജീവികൾ, ജഡബുദ്ധിയുള്ള ജീവികൾ, അവർക്ക് മനുഷ്യനെയും മറ്റ് ജീവികളെയും സംബന്ധിച്ച് പറയുന്ന ഒരു പ്രത്യേകത എന്താണ്? സാധാരണ പറയും എന്താണ്? മനുഷ്യന് വിവേകമുണ്ട്, മറ്റ് പ്രാണികൾക്ക് വിവേകമില്ലാത്തതാണ് പ്രത്യേകത എന്ന് പറയും. പക്ഷെ എന്താണ് ഈ വിവേകം എന്ന് പറയുന്നത്? വിവേകം എന്ന് പറയുന്നത് അതാത് ജീവികളുടെ ജീവിത ആവശ്യങ്ങളെയൊക്കെ വേർതിരിച്ചറിഞ്ഞ് നിറവേറ്റുന്നതിനുള്ള ബുദ്ധി വൈഭവമാണെങ്കിൽ അതെല്ലാ പ്രാണികൾക്കും ഉണ്ട്. സാധാരണ മനുഷ്യൻ വിവേകം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. പക്ഷെ അതല്ല വിവേകം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതീന്ദ്രിയമായ വിഷയങ്ങൾ, അതീന്ദ്രിയമായ പദാർത്ഥങ്ങളെ കുറിച്ചുള്ള അറിവ്, അത് അതിനെ അന്വേഷിക്കാനും ആർജിക്കുന്നതിനുള്ള കഴിവ് മനുഷ്യജീവന് മാത്രമേ ഉള്ളൂ. മറ്റു തരത്തിലുള്ള വിവേകങ്ങൾ എല്ലാ പ്രാണികൾക്കും ഉണ്ട്. പലതരത്തിലുള്ള വിവേകങ്ങൾ ഉണ്ടാവുക. മൃഗങ്ങൾക്കെല്ലാം പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ അതിനും പല വിവേകങ്ങളും ഉണ്ടാവും, പരിശീലിപ്പിക്കും. പക്ഷെ ഇതുണ്ടാകത്തില്ല. എന്താണോ അതീന്ദ്രിയമായ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ്, അതീന്ദ്രിയം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ലൗകിക ബുദ്ധിക്ക് അതീന്ദ്രിയമായ വിഷയങ്ങൾ. അതീന്ദ്രിയമായ വിഷയം എന്ന് പറയുന്നത് എന്താണ്? ധർമാധർമ്മം പോലെയുള്ള കാര്യങ്ങൾ, പരമാത്മാവ് തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചുള്ള ആ അറിവ് അത് മനുഷ്യനിലും അല്ലെങ്കിൽ അതുപോലെയുള്ള ജീവഗണങ്ങളിലേ ഉണ്ടാവും. എന്നുവെച്ചാൽ മനുഷ്യന് ഉപരിയായിട്ടുള്ള ജീവഗണങ്ങൾ, ദേവന്മാര് അതുപോലെയുള്ള ജീവയോനികൾ മാത്രമേ അതീന്ദ്രിയമായ അറിവുണ്ടാകത്തുള്ളൂ. അല്ലാത്ത ജീവന്മാരിൽ അതുണ്ടാകുന്നില്ല. മറ്റുള്ള ജീവന്മാരിൽ എങ്ങനെയാണ്? അവരുടെ അന്ധകരണത്തിന്റെ, അന്ധകരണം എന്ന് പറയുന്നത് എല്ലാ ജീവന്റെയും അന്ധകരണം, മനുഷ്യനായാലും മൃഗമായാലും എല്ലാം ത്രിഗുണാത്മകമാണ്. അപ്പൊ അവിടെ തമസ് കൂടിയിരിക്കുന്നതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ് അവിടെ പ്രകാശിക്കുന്നുണ്ട്. ആ ജീവികളെ അപേക്ഷിച്ച് മനുഷ്യനിൽ അത് കൂടുതൽ പ്രകാശിക്കുന്നു. അപ്പൊ അന്ധകരണത്തിന്റെ സ്വച്ഛത അനുസരിച്ച് അതീന്ദ്രിയ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ് പ്രകാശിക്കുന്നു അന്ധകരണത്തിൽ. അന്ധകരണത്തിന്റെ സ്വച്ഛത എന്ന് പറയുന്നത് രണ്ടാണ് പ്രധാനമായിട്ട്. ഒന്ന് അതിന്റെ ശുദ്ധി, മറ്റൊന്ന് അതിന്റെ ഏകാഗ്രത. രണ്ടന്തക്കരണത്തിന്റെ ഗുണങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ശുദ്ധിയും ഏകാഗ്രതയും അനുസരിച്ച്, ശുദ്ധിക്ക് കാരണമായിരിക്കുന്ന എന്താണ്? അത് സത്വത്തിൻ്റെ ആവിർഭാവമാണ്. സത്വാധികമാണ് ശുദ്ധിക്ക് കാരണമായി തീരുന്നത്. ഏകാഗ്രതയ്ക്ക് കാരണമാകുന്നതോ ആ ജീവന്റെ അഭ്യാസം. അഭ്യാസം കൊണ്ടേ ഏകാഗ്രത ഉണ്ടാകത്തുള്ളൂ. ബുദ്ധി നിർമ്മലമാണെന്നുള്ള കാര്യം കൊണ്ട് മാത്രം മനസ്സിന് ഏകാഗ്രത ഉണ്ടാകും. കാരണം അത് അഭ്യാസത്തിന്റെ സൃഷ്ടിയാണ്. ധ്യാന അഭ്യാസം കൊണ്ട് ഏകാഗ്രത ഉണ്ടാകുന്നു. ഏകാഗ്രതയുടെ കൊണ്ടുണ്ടാകുന്ന പ്രത്യേകത എന്താണോ, അതിസൂക്ഷ്മമായ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിനുള്ള ശേഷി വർദ്ധിക്കുന്നു. ഇപ്പം ഭൗതികമായ വിഷയങ്ങളെ കുറിച്ച് തന്നെ നമുക്കറിയാം. ഭൗതികമായ വിഷയങ്ങൾ ഗ്രഹിക്കുന്നതിനും ഏകാഗ്രതയുള്ള ബുദ്ധിക്ക് അത് കഴിയും. ഏകാഗ്രത എന്ന് പറയുന്നതും ബുദ്ധിക്ക് അങ്ങനെ പ്രത്യേകിച്ചുള്ള ഒരു ബലത്തെ ഉണ്ടാക്കുന്നു. അപ്പോൾ അതീന്ദ്രിയമായ വിഷയങ്ങളെക്കുറിച്ച് മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യനേക്കാൾ മുകളിലോട്ടുള്ള ജീവന്മാർക്ക് ഗ്രഹിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നു? കാരണം മറ്റ് പ്രാണികളെ അപേക്ഷിച്ച് അവിടെ ശുദ്ധിയും ഏകാഗ്രതയും കൂടുതലാണ്. ഏകാഗ്രത കൂടിയേ തീരും. മറ്റുള്ളതിന് അതെന്തുകൊണ്ടുണ്ടാകുന്നില്ല? കാരണം അവയിൽ ശുദ്ധി സംഭവിക്കുന്നില്ല, മറ്റൊന്ന് ഏകാഗ്രത എന്നുള്ള ഒരു കാര്യം അവർക്ക് അറിയത്തുണ്ട് മറ്റ് പ്രാണികൾ. ഏകാഗ്രത എന്ന് പറയുന്നത് അവയിൽ ഒരുപക്ഷെ സഹജമായി എന്തെങ്കിലും ഏകാഗ്രത ഉണ്ടായേക്കാം. പക്ഷേ അഭ്യാസം കൊണ്ട് ആർജിക്കേണ്ടതായ ഏകാഗ്രത അത് മനുഷ്യൻ തുടങ്ങി മേലോട്ടേ ഉള്ളൂ. അത് ആർജിക്കുന്നു. ആ ഏകാഗ്രതയും ബുദ്ധിശക്തിയും കൊണ്ട് അതീന്ദ്രിയമായ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാകും. അതിൽ തന്നെ മനുഷ്യന്റെ താരതമ്യമനുസരിച്ച്, ആ മനുഷ്യ ചിത്തത്തിന്റെ താരതമ്യമനുസരിച്ച്, അവരുടെ ചിത്തത്തിന്റെ ശുദ്ധിയുടെയും ഏകാഗ്രതയുടെയും താരതമ്യമനുസരിച്ച് സൂക്ഷ്മമായ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് കൂടുതൽ പ്രകാശിക്കുന്നു. അതാണ് സിദ്ധപുരുഷന്മാരിലും മറ്റും കാണുന്ന സിദ്ധികളും മറ്റും, അണിമാസിദ്ധികളും മറ്റും. എന്തുകൊണ്ട്? അവരുടെ ബുദ്ധി കൂടുതൽ സൂക്ഷ്മമാകുന്നു, ബുദ്ധി ഏകാഗ്രമാകുന്നു. യോഗത്തിൽ പറഞ്ഞാൽ അവർക്ക് യോഗജ സംസ്കാരം അങ്ങനെ ഉണ്ടാകുന്നു. അവരുടെ സിദ്ധികളെ യോഗജ സിദ്ധികളെന്ന് പറയുന്നത്. യോഗജ സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? അഭ്യാസം കൊണ്ടുണ്ടാകുന്ന സംസ്കാരം. മാനസികമായ അഭ്യാസങ്ങൾ കൊണ്ട് ഒരു പ്രത്യേക സംസ്കാരം ഉണ്ടാകുന്നു. ആ സംസ്കാരം കൊണ്ട് അവർക്ക് സൂക്ഷ്മമായ വിഷയങ്ങളെ ഗ്രഹിക്കാൻ പറ്റുന്നു. സൂക്ഷ്മമായ വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ ഗ്രഹിക്കാൻ പറ്റും, ഭൂതകാലത്തിലെ വിഷയങ്ങളെ ഗ്രഹിക്കാൻ പറ്റും, ഭാവി കാലത്തെ വിഷയങ്ങളെ ഗ്രഹിക്കാൻ പറ്റും, മറ്റുള്ളവരുടെ അന്തക്കരണത്തെ നിരിക്കുന്ന വിഷയങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. വ്യവഹിതം, വിപ്രകൃഷ്ടം, ഇങ്ങനെ പലതരത്തിൽ പറയുന്നു. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു? അവരുടെ മനസ്സിന്റെ ഏകാഗ്രത കൊണ്ടും, പ്രധാനമായിട്ടും മനസ്സിന്റെ ഏകാഗ്രത കൊണ്ടും. അതിന് യോഗജമായ ഐശ്വര്യങ്ങൾ, യോഗജമായ വൈഭവങ്ങൾ എന്നെല്ലാം പറയുന്നു. അത് മഹാപുരുഷന്മാരെ നമ്മൾ കാണുന്നുള്ളൂ അവരത്തരം വിഷയങ്ങൾ അറിയുന്നതും പറയുന്നു. ഇതിനാണ് സാധാരണ നമ്മൾ സർവജ്ഞത എന്ന് പറയുന്നത്, സർവജ്ഞന്മാരെന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇത്ര യോഗജമായ ബുദ്ധിവൈഭവം അല്ലെങ്കിൽ യോഗ ഐശ്വര്യം അവരിൽ പ്രകടമാകുന്നു? അതിൻ്റെ പ്രത്യേകതയെ ചുരുക്കി പറഞ്ഞാൽ എന്ത് പറയാം? സൂക്ഷ്മമായ വിഷയങ്ങളെ അല്ലെങ്കിൽ അതീന്ദ്രിയമായ വിഷയങ്ങളെ അവർ ഗ്രഹിക്കുന്നു, അതിനവരുടെ മനസ്സ് സജ്ജമാകുന്നു. അപ്പോൾ ഈ സാധാരണ മനുഷ്യന് അപ്രാപ്യമായിരിക്കുന്ന അതീന്ദ്രിയ വിഷയങ്ങളെയും യോഗജമായ വൈഭവം കൊണ്ട് ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന എന്താണോ, അങ്ങനെ സ്വച്ഛവും ഏകാഗ്രവുമായ മനസ്സിന് വളരെ സൂക്ഷ്മമായ വിഷയങ്ങളെ ഗ്രഹിക്കാൻ പറ്റും. അതുതന്നെയാണ് ആത്മാവിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ആത്മാവിനെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യധികം സ്വച്ഛവും ഏകാഗ്രവുമാകുന്ന മനസ്സിൽ ആത്മപ്രകാശം കൂടുതൽ പ്രകടമാകുന്നു. സൃഷ്ടിക്ക് നിമിത്തമായി പറയുന്ന ആത്മാവിന് ആത്മചൈതന്യത്തെയാണ്. ആത്മചൈതന്യത്തിൽ സൃഷ്ടി പ്രകടമാകുമ്പോൾ അത് ആത്മാവിന്റെ സ്വഭാവ വിശേഷങ്ങളെ അനുകരിച്ചാണ് ഉണ്ടാവുന്നത്. എന്താണ് ആത്മാവിന്റെ സ്വഭാവവിശേഷങ്ങൾ എന്ന് പറയുന്നത്? നിത്യശുദ്ധ മുക്ത സ്വഭാവത്തെ അനുകരിച്ചാണ് സൃഷ്ടിയും വരുന്നത്. അപ്പൊ ഞാൻ സൃഷ്ടിയോട് ചേർന്ന് സൃഷ്ടിയുടെ ആരംഭത്തിൽ അല്ലെങ്കിൽ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന അംശങ്ങളെല്ലാം അതിൽ ആത്മസാന്നിധ്യം കൂടുതലുള്ളതുകൊണ്ട് അത് കൂടുതൽ ശുദ്ധവും നിർമ്മലവും സൂക്ഷ്മവുമായിരിക്കും. ആ സൃഷ്ടി, അതാണ് നമ്മൾ തന്മാത്രകളെ കുറിച്ച് പറയുന്നു. തന്മാത്രകൾ അധികം സൂക്ഷ്മവും സ്വച്ഛവും സാത്വികവും പ്രകാശമയവും ഒക്കെയാണ്. തന്മാത്ര സാക്ഷാത്കാരത്തെക്കുറിച്ചും തന്മാത്ര ധ്യാനത്തെക്കുറിച്ചും യോഗശാസ്ത്രം പറയും. അപ്പോൾ യോഗികൾക്ക് തന്മാത്രകൾ പ്രത്യക്ഷമാകുന്നു എന്നാണ് ഇങ്ങനെ പ്രകാശരൂപത്തിൽ. എന്തുകൊണ്ട്? അത് സൃഷ്ടിയുടെ തുടക്കമാണ്, അത് സൃഷ്ടാവിനോട് അടുത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ സൃഷ്ടാവിനോട് അടുത്ത് നിൽക്കുന്നതെല്ലാം ആ സൃഷ്ടാവിനെ പോലെ തന്നെ പരിശുദ്ധവും നിർമ്മലവും ആയിരിക്കും. അതിന് ആ സൃഷ്ടാവിനെ പ്രതിഫലിപ്പിക്കുന്നതിനുള്ള വൈഭവം കൂടുതലായിരിക്കും. അപ്പോൾ യോഗി എന്ത് ചെയ്യുന്നു? തന്റെ അഭ്യാസം കൊണ്ട് ആ സൃഷ്ടിയുടെ ആരംഭത്തിലേക്ക് പോവുകയാണ്, സൃഷ്ടിയുടെ തുടക്കത്തിലേക്ക്. ആ തന്മാത്ര തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തന്മാത്ര തലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ സൃഷ്ടിയുടെ തുടക്കത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ എങ്ങനെയായിരിക്കും? അത്യധികം നിർമ്മലവും അവിടെ സദാ ആത്മപ്രകാശം നിറഞ്ഞുവരിക്കും. അപ്പൊ ആത്മാവിനെ ബുദ്ധിയിൽ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധി ആത്മാവിനെ വിഷയമാക്കുക എന്നുള്ള അർത്ഥമല്ല, അതിവിടെ നിഷേധിക്കുന്ന കാര്യമാണ്. പക്ഷേ ആ ബുദ്ധി അത്യധിക സൂക്ഷ്മമായി അതിൻ്റെ തനതായ അതിൻ്റെ കാരണരൂപത്തെ പ്രാപിച്ചിട്ട് അതിൻ്റെ തന്മാത്ര തലത്തിലെത്തി അവിടെ ആത്മപ്രകാശത്തെ ആവഹിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ ആത്മപ്രകാശത്തെ സ്വാംശീകരിച്ചു നിൽക്കുന്നു. അതും പരിശുദ്ധമായ അല്ലെങ്കിൽ നിരുപാധികമായ ആത്മാനുഭവമല്ല, പക്ഷേ സാധാരണ ജീവന്മാർ അനുഭവിക്കുന്ന ആത്മാനുഭവത്തെക്കാൾ എത്രയോ മടങ്ങ് ശ്രേഷ്ഠമാണ് ആ തന്മാത്ര തലത്തിലുള്ള ബുദ്ധിയിലെ ആത്മപ്രതിഫലനം. അപ്പോൾ ഒരു ജീവൻ തന്റെ അഭ്യാസം കൊണ്ട് അങ്ങോട്ട് എത്തിച്ചേരുക ചെയ്യുന്നു. അല്ല, ആത്മസാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിനെ വിഷയമാക്കുന്നത് പോലെ ഒരുവൻ വളരെ പരിശ്രമിച്ച് തന്റെ ബുദ്ധിക്ക് ആത്മാവിനെ വിഷയമാക്കിയെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിന് സാംഖ്യന്മാര് പ്രതിപ്രസവം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേദാന്ത ശാസ്ത്രത്തിൽ തന്നെ അതിന് ലയസമാധി എന്നും മറ്റും പറയും. അതായത് ജീവൻ തന്റെ അതിസൂക്ഷ്മമായ അന്ധക്കരണത്തോടൊപ്പം പിന്നിലേക്ക് സഞ്ചരിച്ച്, കാരണം വളരെ ബഹിർമുഖമായി വിഷയഗ്രാഹിയായിരിക്കുന്ന ആ ജീവൻ തന്റെ ഈ ബാഹ്യമായ പ്രക്രിയകളെല്ലാം വിട്ടിട്ട് അതിസൂക്ഷ്മമായ തന്റെ അന്ധക്കരണത്തെ തന്നെ അനുസന്ധാനം ചെയ്തു. അപ്പൊ ജീവൻ അന്ധക്കരണത്തെ അനുസന്ധാനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊപ്പം സഞ്ചരിക്കുക എന്നർത്ഥം. അപ്പൊ ഈ ബാഹ്യമായ തലങ്ങളെയെല്ലാം വിട്ട് ഉള്ളിലേക്ക് സഞ്ചരിച്ച് അതിസൂക്ഷ്മമായ തന്മാത്ര തലത്തിലെത്തി അവിടെ ആത്മപ്രകാശത്തിൽ മാത്രം നിൽക്കുകയാണ്. ഭൗതികമായ ലൗകികമായ സംസ്കാരങ്ങളെല്ലാം അതിന് മുമ്പ് തന്നെ നശിച്ചു കഴിഞ്ഞു. കേവലം ആത്മഭാവനയുടെ സംസ്കാരം മാത്രമായി, കേവലം ആത്മചൈതന്യ സാന്നിധ്യത്തിൽ മാത്രം നിൽക്കുന്ന ആ ഒരു തലത്തിൽ ജീവൻ എത്തിച്ചേരുമ്പോൾ അവിടെ പരമാത്മാവ്, ബുദ്ധി, ജീവൻ ഇങ്ങനെയുള്ള ഭേദങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അതിന് ജീവാത്മ പരമാത്മ ഏകത്വം, അല്ലെങ്കിൽ ജീവാത്മ പരമാത്മ ഏകത്വ സാക്ഷാത്കാരം, അല്ലെങ്കിൽ ആ ജീവന്റെ ദ്വൈതികളും മറ്റും പറയുന്ന പോലെ അണുവായിരിക്കുന്ന ജീവന്റെ പരമാത്മാവിനുള്ള വിനയം, ഏത് ഭാഷയിൽ പറഞ്ഞാലും മതി, അദ്വൈതത്തിന്റെ ഭാഷയിൽ പറഞ്ഞാലും ശരി, ദ്വൈതത്തിന്റെ ഭാഷയിൽ പറഞ്ഞാലും ശരി, അവിടെ സംഭവിക്കുന്ന ആ പ്രക്രിയ എന്ന് പറയുന്ന ഒന്ന് തന്നെ. അപ്പൊ ജീവൻ തന്റെ തന്നെ അന്ധക്കരണത്തെ സൂക്ഷ്മമായി അനുസന്ധാനം ചെയ്താൽ, ഏകാഗ്രമായി അനുസന്ധാനം ചെയ്താൽ ആ ജീവൻ എന്ത് ചെയ്യുന്നു? ആ സൃഷ്ടാവിനോടടുക്കുന്നു, സൃഷ്ടിയുടെ ആരംഭത്തിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ എത്തിച്ചേരുമ്പോൾ അവിടത്തെ കുറിച്ച് പറയുന്ന എന്താണ്? ആത്മപ്രഭാപൂരിതം എന്ന് പറയും ശാസ്ത്രം. ആ ഒരു തരത്തിലേക്ക് ജീവൻ എത്തിച്ചേരുമ്പോൾ പിന്നെ ജീവനെ അവിടത്തെ ആ അന്ധകരണത്തെ വേർതിരിക്കാൻ കഴിയുന്നു, ഏകീഭവിച്ചു പോകുന്നു. ചില മഹാത്മാക്കളെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പരമാത്മാവിനോട് ഒന്നായിപ്പോകും. അവരുടെ അനുഭവത്തെക്കുറിച്ച് പറയും, പറയുന്നുണ്ട്. അവിടെ കരണങ്ങൾ പ്രവർത്തിക്കുന്നില്ല, വാക്ക് പ്രവർത്തിക്കുന്നില്ല, മനസ്സ് ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നില്ല? അവിടെ വാക്ക് മനസ്സ് ഒന്നും പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളല്ല. സ്ഥൂലവും ബാഹ്യവുമായ ജീവന്റെ ഈ വർത്തമാനാവസ്ഥയിലാണ് വാക്കും കരണങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത്. അവിടെ ബഹിർമുഖമായ മനസ്സിനെ ആശ്രയിച്ച് ജീവൻ നിലനിൽക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇവിടെ പറയുന്ന തരത്തിലുള്ള തൈലധാരാവ അവിച്ഛിന്നമായ സന്തതി ഒരുവന്റെ അന്ധകരണത്തിൽ സംജാതമായി തീരുമ്പോൾ ആ സംസ്കാരവും ഭാവനയും ഒരുപോലെ ദൃഢപ്പെടുമ്പോൾ അയാൾ തന്റെ തന്നെ ഉള്ളിലേക്ക് സഞ്ചരിക്കുന്നു. തന്റെ ഉള്ളിലേക്ക് സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തറിയും? ധ്യാനിക്കുമ്പോൾ ഉള്ളിലേക്ക് നോക്കണമെന്ന് പറയും. എന്താണ് ഈ ഉള്ളെന്ന് പറയുന്നത്? കണ്ണടച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇരുട്ടേ കണക്കും. ഉള്ളെന്ന് പറയുന്നത് സ്ഥൂലമായ ഈ മനസ്സിന്റെ തലങ്ങൾ വിട്ട് സൂക്ഷ്മമായ തലത്തിലേക്ക് മനസ്സ് തന്നെ സഞ്ചരിക്കുന്നതാണ്. അതാണ് ഉള്ളത്. അല്ല, വെറുതെ കണ്ണടച്ചുള്ളി നോക്കി എന്താ കാണും? ഒന്നും കാണാൻ. മനസ്സ് എന്താ ഈ ബാഹ്യമായ തലങ്ങളിൽ നിന്നുള്ള പിന്തിരികൽ. ആ പിന്തിരികൽ എങ്ങനെയാണ് നടക്കുന്നത്? ഈ അവിച്ഛിന്ന പ്രത്യം, അതായത് ദൃഢമായ ഭാവനയിലൂടെ. താൻ ആത്മാവാണെന്നോ അല്ലെങ്കിൽ അതിന് സദൃശമായ ശബ്ദങ്ങളിലൂടെയുള്ള ആത്മഭാവന, ഈ ആത്മഭാവനയിലൂടെ തന്റെ യഥാർത്ഥമായ ഉറവിടത്തിലേക്ക് സഞ്ചരിക്കുക. മനസ്സങ്ങനെ സഞ്ചരിക്കുമ്പോൾ ജീവനും അതിനോടൊപ്പം പോകും. അതിന്റെ ഏറ്റവും സൂക്ഷ്മമായ തലങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ ജീവൻ തന്റെ വ്യക്തിഭാവത്തെ വിടുന്നു, അവിടെ ജീവത്വം നശിക്കുന്നു. ജീവൻ, ബുദ്ധി, പരമാത്മാ ഭേദം നശിക്കുന്നു. അതിനുള്ള അഭ്യാസമാണ് ധ്യാനം. ആ ധ്യാനത്തിന് മനസ്സിന്റെ ഏകാഗ്രതയും മനസ്സിന്റെ ശുദ്ധിയും ഒരുപോലെ കാരണമാണ്. ആ ധ്യാനത്തിന്റെ അന്തരംഗമായിരിക്കുന്ന സാധനമാണ് നിരന്തരമായ ഭാവനയുടെ അഭ്യാസം. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞു എന്താണോ, അത് ആത്മാവിൽ ആത്മാവിനെ ദർശിക്കുന്നു. അത് മനസ്സിനെ കൊണ്ട്. ഇവിടെ മനസ്സെന്ന് പറയുന്നത് എന്താണ്? ഭാവനാത്മകമായ മനസ്സ്, അതിന് കരണമായിരിക്കുന്ന മനസ്സ്. ഞാൻ ആത്മാവാണ് എന്നുള്ള ഭാവനയിൽ നിൽക്കുന്ന മനസ്സ്, അതാണ് കരണം. അത് ആത്മാവിൽ ദർശിക്കുന്നു എന്ന് പറയുന്നത് ഇവിടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയാന് സൃഷ്ടി ഉന്മുഖമായ മനസ്സെന്ന് പറയും. സൃഷ്ടിക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സ്, അതാണ്. അത് ആത്മാവിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സ്വച്ഛമായ അന്ധകരണത്തിന്റെ തന്മാത്ര തലം. അപ്പോൾ ആ തലത്തിൽ, ആ തലത്തെയാണ് ഇവിടെ ബുദ്ധി എന്ന് പറയുന്നത്. ആ തലത്തിൽ ഈ ഭാവനയിലൂടെ എത്തിച്ചേരുക, അതാണ് ആത്മസാക്ഷാത്കാരം. ഭാവന ആ ജീവനെ ആ തലത്തിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ ഭാവനയാകുന്ന കരണം ഉപയോഗിച്ച് ഈ ജീവൻ അന്ധകരണത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ എത്തിച്ചേരുന്നു. അവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പിന്നീട് പ്രത്യേകിച്ച് സാക്ഷാത്കാരം അതിന്റെ ആവശ്യമില്ല. കാരണം അവിടെ ആത്മസാന്നിധ്യത്തിൽ അന്ധകരണം നിലനിൽക്കുന്നത് തന്നെ എങ്ങനെ? ആത്മാവിന്റെ ശോഭയിലാണ്, ആത്മപ്രകാശത്തിലാണ്. അത് ഏറ്റവും സൂക്ഷ്മവും സ്വച്ഛവുമായതുകൊണ്ടാണ് അത് ആനന്ദ സ്വരൂപം എന്ന് പറയുന്നത്. അപ്പോൾ തന്റെ അന്ധകരണത്തെ, ഈ സ്ഥൂലമായ അന്ധകരണത്തെ അഭ്യാസം കൊണ്ട് പരിവർത്തനപ്പെടുത്തി ആ അന്ധകരണത്തിന്റെ സഹായത്തോടുകൂടി തന്നെ അവിടെ എത്തിക്കുക, ഇതാണ് ധ്യാനത്തിന്റെ ശരിയായിട്ടുള്ള പ്രക്രിയ. അദ്വൈതികൾ പ്രത്യേകിച്ച് പറയുന്നത്, ദ്വൈതികളും മറ്റും നിർദ്ദേശിക്കുന്നത് തന്നെ. എന്നാൽ ഏത് ധ്യാന പ്രക്രിയയിലൂടെ ആയാലും ശരി, ആത്മധ്യാനത്തിന്റെ രീതി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതെല്ലാം മറ്റു രീതിയില്ല. മറ്റ് ധ്യാനങ്ങൾക്ക് മറ്റു പലതരത്തിലും ഉള്ള രീതികളുണ്ട്. അപ്പോൾ അതിന്റെ ബഹിരംഗ സാധനങ്ങളെ അനുഷ്ഠിച്ച് മനസ്സിന് ശുദ്ധി ചേടി പിന്നെ അന്തരംഗ സാധനയായ ഭാവനയിലൂടെ ഈ സംസ്കാരങ്ങളെല്ലാം, വിപരീത സംസ്കാരങ്ങളെല്ലാം ഇല്ലാതാക്കി ആത്മഭാവന എന്ന് പറയുന്ന സംസ്കാരത്തെ ദൃഢപ്പെടുത്തി അതിസൂക്ഷ്മമായ ആത്മസാന്നിധ്യത്തിൽ എത്തിച്ചേർന്ന് അവിടെ ആ ജീവഭാവം ഇല്ലാതായി ആ ബുദ്ധിയുടെ തലത്തിൽ ആത്മപ്രകാശത്തിൽ ആ ജീവൻ നിൽക്കുന്നതിനാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഇത് അവസാനമല്ല, ഇത് ആത്മസാക്ഷാത്കാരത്തിന്റെ അവസ്ഥയാണ്. ശാസ്ത്രങ്ങൾ പറയുന്നു സാക്ഷാത്കാരം കൊണ്ട് പൂർണമായില്ല. കാരണം ഇങ്ങനെ ഒരു തലത്തിൽ എത്തിച്ചേർന്നയാള്, സാക്ഷാത്കാരത്തിന്റെ തലത്തെ ഒരാൾ അനുഭവിച്ച ഒരാളിന് വീണ്ടും ആ തലത്തെ വിട്ടിട്ട് വ്യവഹാരത്തിലേക്ക് വരാനും ഈ താൻ അനുഭവിച്ച ആത്മസാന്നിധ്യത്തെക്കുറിച്ച് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാനും ഉപദേശിക്കാനും എല്ലാം വീണ്ടും കഴിയുന്നു. അപ്പൊ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അന്തർമുഖമായി ഈ ആത്മസാന്നിധ്യത്തെ ഗ്രഹിക്കുക, ബഹിർമുഖമായി ബാഹ്യമായ വിഷയ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് ഈ ആത്മാവിനെ കുറിച്ച് പറയുക. അതുകൊണ്ടാണ് ഈ ആത്മവിദ്യാ സമ്പ്രദായം നിലനിൽക്കുന്നത്, അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. പക്ഷെ ഈ പ്രക്രിയ അവസാനിക്കുന്നു. ഒരാൾക്ക് പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ ഈ ഉപാധികളും നശിച്ചുപോകും. ഭാവനയുടെ ദാർഢ്യം കൊണ്ട് ആ സംസ്കാരം ദൃഢമായി തീരുമ്പോൾ അത് നശിച്ചുപോകും. സൂക്ഷ്മമായ ഉപാധിയും അന്ധകരണം എന്ന് പറയുന്ന സൂക്ഷ്മമായ ഉപാധിയും നശിച്ചുപോകും. അതിനാണ് ബ്രഹ്മവിത്പരിഷ്ഠൻ എന്ന് മറ്റും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഉപാധി നശിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു? പിന്നെ ആ ആത്മാവിന് തിരിച്ച് വ്യവഹാരത്തിലേർപ്പെടാനോ വിഷയ സാന്നിധ്യങ്ങൾ അനുഭവിക്കാനോ കഴിയാതെ വരുന്നു. അപ്പോൾ ശരീരം നശിച്ചു പോകുന്നു, അയാൾ ആത്യന്തികമായ വിദേഹമുക്തി പ്രാപിക്കുന്നു. അതിനൊന്നുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണോ തേന ധ്യാനേന, ആ ധ്യാനം കൊണ്ട് ആത്മനി ബുദ്ധവും തന്റെ തന്നെ അതിസൂക്ഷ്മമായ ബുദ്ധിയുടെ തലത്തിൽ ആത്മാനം പ്രത്യേകേദനം, ഈ ആത്മാവിനെ ആത്മന ധ്യാന സംസ്കൃതേന അന്ധകരണേന, ധ്യാനത്താൽ സംസ്കൃതമായ അന്ധകരണം കൊണ്ട് യോഗികൾ ദർശിക്കുന്നു എന്നർത്ഥം. ഇത് ശ്രവണം മനനം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളിലും കൃതഹസ്തനായ ഒരാൾ, എന്നുവെച്ചാൽ അതിൽ പൂർണ്ണമായ അഭ്യാസം നേടിയ ഒരാൾ, പിന്നീട് മുഖ്യമായി അനുഷ്ഠിക്കുന്ന അഭ്യാസമാണ് ഈ പറയുന്ന അവരാണ് ഇവിടെ യോഗി എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ഒരു അഭ്യാസം, ധ്യാനാഭ്യാസം, ശ്രവണ മനനങ്ങളോടൊപ്പം അനുഷ്ഠിക്കാവുന്നതുമാണ്. അത് ആദ്യ ശ്രവണം, അത് കഴിഞ്ഞ് പിന്നീട് മനനം, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കേവലം ഈ പറയുന്ന ധ്യാനം, അങ്ങനെ നിർബന്ധമില്ല. ചിലർ മറ്റ് ശ്രവണ മനനങ്ങളൊന്നും അനുഷ്ഠിക്കാതെ കേവലം ധ്യാനത്തിൽ തന്നെ ഇരിക്കുന്നവരും അവരുടെയും ദൃഷ്ടാന്തങ്ങളുണ്ട് അങ്ങനെ ഇരിക്കുന്നത്, മറ്റു യാതൊരു വ്യവഹാരങ്ങളിലും ഇടപെടാതെ. പക്ഷെ സാധാരണ നിർദ്ദേശിക്കുന്നത് ഇതിന്റെ വികല്പമല്ല, സമുച്ചയമാണ്. അതുകൊണ്ട് ഇതിന്റെ വ്യാഖ്യാതാക്കളിൽ പ്രാചീനന്മാർ ആചാര്യന്മാർ ഇത് രണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. ചില ഇതിനെ സ്വീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? വികല്പമായിട്ടെന്ന് വെച്ചാൽ ആദ്യ ശ്രവണം അനുഷ്ഠിക്കുക, അല്ലെങ്കിൽ ശ്രവണവും മനനവും ഒരുമിച്ച് അനുഷ്ഠിക്കുക, അത് കഴിഞ്ഞ് പിന്നീട് കേവലം നിധ്യാസനത്തിൽ തന്നെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആ ധ്യാനം അതോടൊപ്പം മനനം, അങ്ങനെ വികല്പമായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രം അനുഷ്ഠിക്കുക, അല്ലെങ്കിൽ ഒന്ന് മുഖ്യമായി അനുഷ്ഠിക്കുക, മറ്റൊന്ന് ഗൗണമായിട്ട് അനുഷ്ഠിക്കുക, അങ്ങനെ, അല്ലെങ്കിൽ ഇതെല്ലാം ഒരേപോലെ ഒരേ സമയം അനുഷ്ഠിക്കുക സമുച്ചയമായിട്ട്. ഈ വ്യത്യാസങ്ങൾ വരുന്ന വ്യക്തിയുടെ സാധകന്റെ യോഗ്യത അനുസരിച്ച്, ചിലർക്ക് ഒരേ സമയം തന്നെ ഇത് മൂന്നും കഴിയും, ഒരാൾക്ക് വ്യവഹാര ബാധ കൂടാതെ തന്നെ ധ്യാനിക്കാൻ കഴിയും. വ്യവഹാര ബാധ കൂടാതെ ധ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വളരെ പരിശ്രമിച്ച് ബാഹ്യമായ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത്. ബാഹ്യമായ എല്ലാ വിഷയങ്ങളെയും നിരോധിച്ച്, അതായത് ഏകാഗ്രമായ ഏകാഗ്രതയ്ക്ക് വേണ്ടി വിഷയനിരോധം ചെയ്ത്, കണ്ണടച്ച് ചെവിയും അടച്ചു വച്ച് ശബ്ദമൊന്നുമില്ലാത്ത ഒരു സ്ഥലത്തിരുന്ന് വളരെ പ്രയാസപ്പെട്ട് മനസ്സിനെ ഏകാഗ്രതപ്പെടുത്താൻ ശ്രമിക്കുന്നു. മനസ്സ് വീണ്ടും മനോരഥത്തിലേക്ക് പോകുന്നു, സങ്കല്പവികല്പങ്ങളിലേക്ക് പോകുന്നു, വീണ്ടും അഭ്യാസം ചെയ്യുന്നു. ഞങ്ങൾ വളരെ പരിശ്രമിച്ച് ചെയ്യുന്നു. അത് ഒരു സ്ഥലത്ത് നമ്മളങ്ങനെ കാണാം. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? വ്യവഹാര ബാധ, അതായത് ധ്യാനത്തിന്റെ അല്ലെങ്കിൽ ഭാവനയുടെ സംസ്കാരം കുറവായതുകൊണ്ട് വ്യവഹാരം അയാളുടെ ചിത്തത്തെ ബാധിക്കുന്നു. മനസ്സ് ഈ മനോരഥത്തിലേക്ക് പോകുന്നതിനാണ് പറയുന്നത് വ്യവഹാര ബാധ. ബാഹ്യമായ വ്യവഹാരങ്ങളൊന്നും ഏർപ്പെടുന്നില്ല, കർമ്മങ്ങൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നില്ല, എന്നിട്ടും വ്യവഹാര ബാധ സംഭവിക്കുന്നു. അപ്പം ഈ സാധാരണ ധ്യാനം ശീലിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ഇത് ആരുടെയെങ്കിലും കുറ്റമോ ദോഷമോ അല്ല, മനസ്സിന്റെ ഒരു സ്വഭാവമാണിത്. മനസ്സിൽ തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. പക്ഷേ യോഗിക്കാണെങ്കിലോ, യോഗിയുടെ മനസ്സ് ഏകാഗ്രപ്പെടുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. സാധാരണ യോഗികളുടെ മനസ്സ് ഈ വ്യവഹാരബാധ സംഭവിക്കുന്നില്ല. അതായത് ഇച്ഛാശക്തി കൊണ്ട് ആത്മഭാവനയെ ദൃഢമാക്കാൻ കഴിഞ്ഞാൽ യോഗി ഇച്ഛിക്കുന്ന തരത്തിൽ ഇവിടെ മനസ്സിരിക്കുന്നു. അതുകൊണ്ട് യോഗസൂത്രങ്ങളിൽ പറയും, വ്യാസഭാഷ്യത്തിൽ പ്രത്യേകിച്ചും പറയും, ഒരാൾ ധ്യാനിക്കുന്നതിനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ആത്മാവായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അനാത്മാവായിക്കൊള്ളട്ടെ, അയാൾ ആഗ്രഹിക്കുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, അയാൾ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ മനസ്സിനെ നിർത്താൻ കഴിഞ്ഞാൽ അയാൾക്ക് ധ്യാനത്തിനുള്ള ശേഷിയുണ്ട്. അയാൾ എത്ര മണിക്കൂർ ധ്യാനത്തിനിരിക്കുന്നു എന്നുള്ളതനുസരിച്ചല്ല, ഏത് വിഷയത്തെ ആഗ്രഹിക്കുന്നു അവിടെ അയാൾക്ക് നിർത്താൻ കഴിയും. അപ്പോൾ അയാൾക്ക് ധാരണ സ്വാധീനമായി എന്ന് പറയും. അതാണ് ധാരണ സ്വാധീനമാകുന്ന ഒരാളിന്റെ അടയാളമായി പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ധ്യാനം വരുന്നത്. ആ ധാരണ എന്ന് പറയുമ്പോൾ ഇതാണ്, ഇച്ഛാശക്തിക്കനുസരിച്ച് ഒരിടത്ത് മനസ്സിനെ നിർത്താൻ കഴിയുക. അങ്ങനെ നിർത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് തുടർച്ചയായിട്ട് നിർത്തുക എന്ന് പറയുന്നതാണ് അടുത്ത ജോലി. അതാണ് ധ്യാനം. ആദ്യം തന്റെ ആഗ്രഹമനുസരിച്ച് മനസ്സിനെ ഒരിടത്ത് നിർത്തുന്നു, പിന്നെ താൻ ആഗ്രഹിക്കുന്ന സമയത്തോളം നിർത്തുന്നു. ആ രണ്ടാമത്തെ കാര്യം, താൻ ആഗ്രഹിക്കുന്ന സമയത്തോളം നിർത്തുമ്പോഴാണത് ധ്യാനം. ഇങ്ങനെ ധാരണയും ധ്യാനവും തമ്മിലുള്ള വ്യത്യാസം പറയും. അപ്പോ താൻ ആഗ്രഹിക്കുന്ന സമയത്തോളം നിർത്തുക എന്നുവെച്ചാൽ തന്റെ ശ്രദ്ധേയമായ വിഷയത്തിൽ തനിക്ക് എത്ര സമയം തന്റെ മനസ്സിനെ നിർത്തണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവോ അത്രയും സമയം നിർത്തി, എന്നിട്ട് തനിക്ക് മതിയെന്ന് തോന്നുന്നു. മധുകരി വൃത്തി എന്ന് പറയുന്നു, അങ്ങനെ പറയുന്നുള്ളത് എന്ന് പറഞ്ഞാൽ വണ്ട് തേൻ കുടിക്കാൻ പോകും. അത് തേൻ കുടിച്ചിട്ട് ഒന്നുകിൽ അതിലെ തേൻ തീരണം അല്ലെങ്കിൽ തനിക്ക് മതിയാകും, അതുവരെ തേൻ കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്റെ തനിക്ക് തൃപ്തി വരുന്നതുവരെ മനസ്സതിൽ നിർത്തുക, എന്നിട്ട് ആ ധ്യാനത്തിന്റെ സുഖത്തെ യോഗി അനുഭവിക്കുക. പക്ഷെ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ വ്യവഹാരം ധ്യാനത്തെ ബാധിക്കുന്നില്ല, പക്ഷേ യോഗി വ്യവഹാരത്തെ ബാധിക്കുന്നു. ഇതാണ് യോഗിയുടെ. യോഗിയിൽ അവിടെ ധ്യാനമല്ലാതെ മറ്റൊരു വ്യവഹാരവും നടക്കത്തില്ല. അപ്പോൾ വ്യവഹാരബാധ രണ്ടു തരത്തിൽ വരുന്നു യോഗിയെ സംബന്ധിച്ച്. ഒന്ന്, വ്യവഹാരം യോഗിയെ ബാധിച്ചോളേ, അതാണ് നമ്മുടെ മനോരഥം. മറ്റൊന്ന് അങ്ങനെയല്ല, വ്യവഹാരത്തെ യോഗി ബാധിക്കുന്നു, ലോക പ്രപഞ്ചബോധം ഉണ്ടാവുന്നുണ്ട്. ഇത് രണ്ടാമത്തെ അവസ്ഥ. ആശ്രമിന് മൂന്നാമത്തെ അവസ്ഥയുണ്ട്. എന്താണോ, വ്യവഹാരബാധ കൂടാതെ തന്നെ ധ്യാനം നടക്കുക, അത് മൂന്നാമത്തെ അവസ്ഥ. അതെങ്ങനെ? മനസ്സിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ലൗകിക കാര്യങ്ങളെ തന്നെ നമുക്കറിയാം, അതിന് ആത്മാവിന്റെ തന്നെ കാര്യമെടുക്കേണ്ട കാര്യമില്ല. ഒരു വിഷയത്തിൽ അഭ്യാസം വന്നു കഴിഞ്ഞാൽ മനസ്സ് ആ വിഷയത്തിൽ സഹജമായി പ്രവർത്തിക്കും. അതായത് മനസ്സ് ഇച്ഛാശക്തി ഒരു പരിധിവരെ ആശ്രയിക്കുന്നു. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇച്ഛാശക്തി ഉപയോഗിച്ച് ആ വിഷയത്തിൽ മനസ്സിനെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ മനസ്സിന്റെ നിരന്തര പരിചയം കൊണ്ട് ആ ഇച്ഛാശക്തിയുടെ ആവശ്യമില്ലാതെ തന്നെ മനസ്സ് അതി മുഴുകും. അങ്ങനെ മനസ്സ് ആ വിഷയത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ അതേ മനസ്സിന് തന്നെ മറ്റു വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നതിനും ബുദ്ധിമുട്ടില്ല, മറ്റു വിഷയങ്ങളും അത് പ്രവർത്തിക്കും. അതേസമയം ആ മനസ്സ് ഏതിലാണോ നേരത്തെ തന്നെ മുഴുകിക്കഴിഞ്ഞ ആ വിഷയത്തിലും പ്രവർത്തിക്കും. അതുകൊണ്ട് തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഉദാഹരണമായിട്ട് പറയുന്നത്. ദൃഢമായ ഉപാസനയിലേർപ്പെട്ടിരിക്കുന്നവൻ അടുത്തു പറയും, ശ്രുതിപരായണ ഉപാസനയെക്കുറിച്ച് പറയുകയാണ്. ഗുരു പറഞ്ഞു, നീ ആത്മാവാണ്, ആത്മാവിനെ ധ്യാനിക്കുക എന്ന് പറഞ്ഞു. പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല, ഗുരുവിന്റെ വാക്യത്തിലുള്ള ദൃഢമായ വിശ്വാസം കൊണ്ട് അവൻ ആത്മാവിനെ ധ്യാനിക്കുന്നു. പരമാത്മാവ് ആണ് താനെന്ന് ധ്യാനിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് ധ്യാനിക്കും. അയാൾ അവിടെ പിന്നെ ശ്രവണ മനനങ്ങൾക്കൊന്നും പോകുന്നില്ല, ഗുരുവിന്റെ വാക്യത്തിലുള്ള വിശ്വാസം മാത്രം. മറ്റുപദേശങ്ങളൊന്നും അയാൾ സ്വീകരിക്കാൻ അയാൾ ഒരുമ്പെടുന്നില്ല, ഒറ്റ കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ, ഗുരു നിർദ്ദേശിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക, ആത്മാവിനെ ധ്യാനിക്കുന്നു. ആത്മധ്യാനത്തെ സംബന്ധിച്ച് പറയുകയാണ്, അത് തന്നെ മറ്റേതെങ്കിലും വിഷയങ്ങളെ കുറിച്ചും ആകാം, അതാണ് ഉപാസന എന്ന് പറയുന്നത്. അയാൾക്കും ജ്ഞാനം ഉണ്ടാകുന്നു എന്നാണ്. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം വ്യവഹാരങ്ങളെല്ലാം ബാധിച്ചുകൊണ്ട് അയാളുടെ മനസ്സ് സമാധിയിലേക്ക് പോകും. വാസ്തവത്തിൽ അയാൾ ധ്യാനിക്കുന്ന ഈ ജീവൻ ആത്മാവല്ല, അയാൾ ജീവനായിരുന്നുകൊണ്ട് തന്നെ വെറുതെ ഭാവന ചെയ്യുകയാണ്. ഇതിനെ ശാസ്ത്രങ്ങളിൽ വിസംവാദിഭ്രമം എന്ന് പറയും. അതായത് മണിയുടെ പ്രഭ, രത്നത്തിന്റെ പ്രഭ കണ്ടു, അതിന്റെ പ്രകാശം. രത്നത്തെ കണ്ടില്ല, അതിന്റെ പ്രകാശത്തെ കണ്ടു. പ്രകാശത്തെ കണ്ടിട്ട് ഓടി അയാൾ അടുത്ത് ചെന്നപ്പോൾ അയാൾക്ക് കിട്ടിയ എന്താണ്? രത്നം. പക്ഷെ രത്നത്തെ കണ്ടിട്ടില്ല അയാൾ ഓടിയത്, രത്നത്തിന്റെ പ്രകാശത്തെ കണ്ടിട്ടാണ്. അപ്പൊ പരമാത്മ പ്രഭയാണ് ഈ ജീവൻ. ഗുരു പറഞ്ഞത് കേട്ടുകൊണ്ട് എന്ത് ചെയ്തു? അയാൾ ഇതിനെ ആ പരമാത്മാവായിട്ടങ്ങ് ധ്യാനിച്ചു. അപ്പൊ പരമാത്മ പ്രഭയായിരുന്നു അയാൾ പരമാത്മാവെന്ന് കരുതിയത്. പക്ഷേ സത്യം തന്നെയാണ്, അയാൾ പരമാത്മാവിനെത്തിച്ചേർന്നു. അയാൾ പിന്നെ തത്വമസി വാക്യാർത്ഥ വിചാരത്തിനോ ഒന്നും അയാൾ തിരിഞ്ഞില്ല. ഇതെങ്ങനെ ശരിയാകും? ജീവാത്മാവും പരമാത്മാവും ഒന്നാകുമോ? പലതാകുമോ? ആത്മാവ് എന്താണത്? മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടോ ഇല്ലയോ? ഇത്തരം നൂലമാനകൾക്കൊന്നും അയാൾ തിരിഞ്ഞില്ല. പൂർവ്വ സംസ്കാരം കൊണ്ടും ഗുരു അനുഗ്രഹം കൊണ്ടും അയാൾ എന്ത് ചെയ്തു? അങ്ങനെ എത്തിച്ചേരുന്നു. അങ്ങനെ എത്തിച്ചേരാം, അങ്ങനെ നമ്മുടെ ആചാര്യന്മാർ പറയുന്നുണ്ട്. അതൊന്നും ഇവിടെ ആത്മാനാത്മ വിവേകം, മഹാവാക്യ വിചാരം തുടങ്ങിയുള്ള ശ്രവണ മനനങ്ങൾ ചെയ്യുന്നവർ, ശ്രുതിവാക്യങ്ങളുടെ അർത്ഥ ചിന്തന ചെയ്യുന്നു, ശാസ്ത്രത്തിൽ ആത്മാവിനെ എങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നു, ഗുരുക്കന്മാരെങ്ങനെ പറയുന്നു, ഇതെല്ലാം ചിന്തിക്കുന്നു, സത്സംഗങ്ങൾ ശ്രവിക്കുന്നു. അവര് ഹഠാത് ബലമായിട്ട് മനസ്സിനെ ഉറപ്പിക്കുകയല്ല ചെയ്യുന്നത്. മേധാവി, വിദ്വാൻ, ഊഹാപോഹ, വിചക്ഷൻ എന്നൊക്കെ പറയുന്നു. അവരെന്ത് ചെയ്യുന്നു? വളരെ സാവകാശമായി ഹഠാത് ബലപ്രയോഗം കൂടാതെ ഈ ആത്മാ മനനത്തിൽ ഏർപ്പെടുന്നു. ക്രമേണ അവരുടെ ഉള്ളിൽ ആത്മസാന്നിധ്യത്തെ അനുഭവിക്കുന്നു. ഈ ഒരു അഭ്യാസത്തിലും ഈ ഒരു അനുഭവത്തിലും ധ്യാനിക്കുന്നു, ശ്രവണ മനനങ്ങളെല്ലാം ചെയ്യുന്നു. ഇച്ഛാശക്തി ഉപയോഗിച്ച് ഈ ആത്മസാന്നിധ്യത്തെ ഉള്ളിൽ അനുഭവിക്കുന്നു. അത് അഭ്യാസം ദൃഢമായിത്തീരുന്നു. ക്രമേണ മനസ്സ് അല്ലെങ്കിൽ ഈ ഭാവന ഇച്ഛാശക്തി ആശ്രയിക്കാതെ സഹജമായി തന്നെ ആത്മാഭിമുഖമായി മാത്രം പ്രവഹിക്കുന്നു. ഈ ഒരവസ്ഥയിൽ അതേ മനസ്സ് തന്നെ വിഷയങ്ങളെ ഉൾക്കൊണ്ട് വിഷയവ്യവഹാരത്തിൽ ഏർപ്പെട്ടിരുന്നാലും ആ വ്യക്തിയിൽ വ്യവഹാരബാധ സംഭവിക്കുന്നില്ല. ഇങ്ങനെയുള്ളവരെയാണ് ശാസ്ത്രത്തിൽ ബ്രഹ്മവിത്ത് എന്ന് പറയുന്നത്. ബ്രഹ്മവിത്ത് എന്ന് പറയുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ആത്മഭാവന വിഷയ അനുഭവത്തിന് വിരോധമല്ല. മനസ്സിന്റെ രണ്ടു തരങ്ങളിൽ രണ്ടും നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഒരു വിഷയത്തിൽ നമ്മുടെ മനസ്സേർപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റു വിഷയങ്ങളിൽ മനസ്സ് മറ്റു വിഷയങ്ങളെ പ്രവർത്തിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരേ സമയം അഭ്യാസം കൊണ്ട് പല വിഷയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലെ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഏതെങ്കിലും ഒരു അഭ്യാസത്തെ മനസ്സിൽ തുടർന്നു കഴിഞ്ഞാൽ അതിൽ സിദ്ധി നേടിക്കഴിയുമ്പോൾ പിന്നെ ഇച്ഛാശക്തിയുടെ ആവശ്യമില്ലാതെ മനസ്സ് അത് തന്നെ ചെയ്യുന്നുണ്ട്. മനസ്സ് ഇവിടെ ആത്മാനുസന്ധാനം മനസ്സിൽ സഹജമായി തീരുമ്പോൾ മനസ്സ് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മനസ്സിന്റെ മറ്റ് ഭാഗങ്ങൾക്ക് മറ്റ് വിഷയങ്ങളിൽ ഏർപ്പെടുന്നതിന് തടസ്സം വരുന്നില്ല. ഇതിനെല്ലാം ധാരാളം ഉദാഹരണങ്ങളും മറ്റും പല ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഓർമ്മ വരുന്നുണ്ടാവും. അതുകൊണ്ട് അത് സാധ്യമാണ്. വ്യവഹാരബാധ കൂടാതെ ആത്മധ്യാനത്തിലേർപ്പെടുക, ആത്മസാന്നിധ്യത്തെ അനുഭവിക്കുക, ആത്മസാന്നിധ്യത്തിൽ തന്നെ കഴിയും. അതാണ് ഒരു സാധകനെയും ആത്മവിത്തിനെയും വേർതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയും സംഭവിക്കാം. അതുകൊണ്ടാണ് ഗുരുക്കന്മാര് ആത്മനിഷ്ഠന്മാരായിരുന്നുകൊണ്ട് തന്നെ പ്രപഞ്ചത്തെ അറിഞ്ഞ് പ്രപഞ്ചത്തിന് വേണ്ടി ആത്മവിദ്യ ഉപദേശിക്കുന്നതും മറ്റ് ലോക സംഗ്രഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും. അവിടെയും ഇത് തന്നെ സംഭവിക്കുന്നു. എന്താണ്? തൈലധാരാവത് ചിത്തസന്തതിയുടെ അവിച്ഛിന്നമായ പ്രവാഹം അവന് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ ചിത്തം എന്ത് ചെയ്യുന്നു? ഇരു പിരിവായി നിൽക്കുന്നു. രണ്ട് പിരിവായി നിന്നുകൊണ്ട് ഒരു പിരിവ് വ്യവഹാരക്ഷമമായും മറ്റൊന്ന് ആത്മാഭിമുഖമായി നിൽക്കുന്നു. അന്ധകരണത്തിന്റെ രണ്ട് ഭാഗം. അത് എങ്ങനെ, അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? തന്റെ അഭ്യാസം കൊണ്ട്, തന്റെ ദൃഢമായ അഭ്യാസം കൊണ്ട് അന്ധകരണം അതിസൂക്ഷ്മമായി ആത്മധാരണക്ഷമമായി തീർന്നെങ്കിലും തന്റെ തന്നെ പ്രാരബ്ധം കൊണ്ട് അന്ധകരണത്തിന്റെ തന്നെ ഒരു ഭാഗം വിഷയാഭിമുഖമായി തിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വിഷയങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ചിലടത്ത് പറയുന്നത് എന്താണ്, തത്വജ്ഞാനിക്ക് പ്രാരബ്ധമുണ്ട്. തത്വജ്ഞാനിയുടെ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ചിത്തശുദ്ധി കൊണ്ടും അഭ്യാസം കൊണ്ടും ഏകാഗ്രത കൊണ്ടും സമ്പാദിച്ചാണ് ആ ജ്ഞാനം. അപ്പൊ തത്വജ്ഞാനിയുടെ ആന്തരികമായ തലത്തിൽ ആത്മാനുഭവം തന്നെ. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊന്നുണ്ട്. എന്താണ്? പ്രാരബ്ധ സംസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളത് ചർച്ച ചെയ്തതാണ്. ആ പ്രാരബ്ധ സംസ്കാരം എന്ന് പറയുന്നതും അന്ധകരണത്തിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇത് രണ്ടും പരസ്പര വിരോധികളല്ല. പരസ്പര വിരോധിയായിരിക്കുന്നത് നശിക്കും. ഏതുപോലെ? ആ തത്വജ്ഞാനിയുടെ ഉള്ളിൽ തന്നെ കാമാതി വികാരങ്ങളുണ്ടായിരുന്നു. അതെല്ലാം എന്ത് ചെയ്തു? ഈ ധ്യാന സംസ്കാരം കൊണ്ട് നശിച്ചുപോയി. പക്ഷേ വ്യവഹാരാനുകൂലമായിരിക്കുന്ന സംസ്കാരം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ശരീരത്തെ നിലനിർത്തുക, ഇന്ദ്രിയങ്ങളെയും മറ്റും ബഹിർമുഖമായി പ്രവർത്തിപ്പിക്കുക, ഇതിനൊക്കെ ഉള്ള സംസ്കാരം. ഇതിനെ ജീവനെ യോനിച്ച സംസ്കാരം എന്ന് പറയുന്നു. ജീവനത്തിന് നിമിത്തമായിട്ടുള്ള സംസ്കാരങ്ങൾ എന്നുവെച്ചാൽ ശരീരത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സംസ്കാരങ്ങൾ. ഇതിനാണ് പ്രാരബ്ധ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഇതിനെ ഈ ഭാവന അല്ലെങ്കിൽ ഭാവന കൊണ്ടുണ്ടാകുന്ന സംസ്കാരം ബാധിക്കുന്നില്ല, ഇല്ലാതാക്കുന്നില്ല. ഈ സംസ്കാരം നിലനിൽക്കുന്നു, അതിനെ പ്രാരബ്ധം എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് തത്വജ്ഞാനി വ്യവഹാരത്തിൽ ഏർപ്പെടുന്നു. ഒരേ സമയം തന്നെ രണ്ടും നടക്കുന്നു. അവിടെ എന്ത് സംഭവിക്കുന്നില്ല? വ്യവഹാര ബാധ സംഭവിക്കുന്നില്ല. ഇത് മറ്റൊന്ന്, അവിടെയും ധ്യാനം സംഭവിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ചിന്തിക്കും അതെങ്ങനെ സംഭവിക്കും. കാരണം ധ്യാനത്തിൽ മനസ്സ് ഏകാഗ്രമായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മനസ്സ് ബഹിർമുഖമായും വിഷയോന്മുഖമാകും എന്ന് ചിന്തിക്കും. അത് എപ്പോഴാണോ നമ്മൾ ധ്യാനത്തിന് അവനവന്റെ ഇച്ഛാശക്തി ഉപയോഗിക്കുന്നത് അവിടെ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം. ഇച്ഛാശക്തി ഉപയോഗിച്ചുകൊണ്ട് ഒരാളൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ അയാൾക്ക് മറ്റ് പ്രവൃത്തിയിൽ ഏർപ്പെടാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? മനസ്സവിടെ ഹഠാത് ബലാത്കാരമായിട്ട് മനസ്സ് ഒരു വിഷയത്തിൽ ഏകാഗ്രപ്പെടുന്നു. ഞാനീ സംബന്ധിച്ചിടത്തോളം ധ്യാനത്തിന് ഇച്ഛാശക്തിയുടെ ആവശ്യം ഇല്ല, അത് സഹജമായി കഴിയും. സഹജമായ ഒരിടത്തും ഇച്ഛാശക്തി പ്രവർത്തിക്കുന്നില്ല, അസ്യം പ്രവർത്തനം നടന്നുകൊണ്ടുവരികയാണ്. അവിടെയും ഈ പറയുന്ന തരത്തിലുള്ള തൈലധാര വസന്തതോ അവിച്ഛിന്ന പ്രതി അവിടെയുണ്ടും, അവിടെയും ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ തത്വജ്ഞാനി വ്യവഹാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും ധ്യാനത്തിൽ തന്നെ ആന്തരികമായി. അതുകൊണ്ട് അങ്ങനെ ഒരു സംശയം വരും, എന്താണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കണ്ണടച്ച് പത്മാസനത്തിലിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ആത്മാവിനെ കുറിച്ചുള്ള അനുഭവം. മറ്റ് വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ആത്മാനുഭവം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ബലാത്കാരമായിട്ട് വ്യവഹാരങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ട് ഇരിക്കണം എന്ന് ധാരണയുണ്ട്. അത് ശരിയല്ല. ദഗ്ധ്വാ ജ്ഞാനാഗ്നിന സർവം ഉദ്ദേശ്യ ജഗദാം ഹിതം കരോതി വിധിവത് കർമ്മ. ബ്രഹ്മവിത് ബ്രഹ്മനിശ്ചിത, ബ്രഹ്മവിത് ബ്രഹ്മസ്ഥിതനായിരിക്കുകയും ചെയ്യുന്നു, അതേസമയം ലോകഹിതം ആചരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടു കാലത്തിലല്ല, കുറെ സമയം സമാധിയിലിരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഉണർന്നു വന്നു പ്രവർത്തിക്കുന്നു, അങ്ങനെ. അതുകൊണ്ട് ബ്രഹ്മവിത്ത് ആ ബോധമുള്ളവന് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ണടച്ച് സമാധിയിരിക്കുകയും പിന്നീട് വരികയും ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ കണ്ണടച്ച് സമാധിയിലിരിക്കാം, ഇനി ബ്രഹ്മവിത്ത് അത്തരം വ്യവഹാരങ്ങളിൽ നിന്ന് അയാളുടെ ആ സംസ്കാരം പ്രാരബ്ധ സംസ്കാരം ക്ഷയിക്കുകയാണ്, അത്തരം വ്യവഹാരങ്ങൾ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഈ ഭാവനയെ തന്നെ ആശ്രയിച്ച് വ്യവഹാരത്തിൽ നിന്ന് മുക്തനായിത്തീരുന്നു. അതിനെയും ചിലയിടത്ത് വിദേഹമുക്തി എന്ന് പറയും. അതായത് ദേഹ സംബന്ധിയായിരിക്കുന്ന വ്യവഹാരങ്ങളിൽ നിന്നും മോചനായിത്തീരുക, വിദേഹമുക്തി. അത്തരം കാര്യങ്ങളെല്ലാം അപൂർവം പേരിൽ മാത്രമേ സംഭവിക്കാറുള്ളൂ. ശാസ്ത്രങ്ങളിൽ അങ്ങനെ പലരുടെ ഉദാഹരണം പറയുന്നു. പൊതുവെ ഒരാൾക്ക് സാധിക്കാമെന്നുള്ള പരമാവധി അവസ്ഥ എന്ന് പറയുന്നത് ഈ ബ്രഹ്മവിത്തിന്റെ അവസ്ഥയാണ്. അവിടെയും ധ്യാനം നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ചിത്തവൃത്തി പ്രവാഹം. പക്ഷേ അത് വ്യവഹാരത്തെ ബാധിക്കുന്നില്ല. അവിടെയും എന്ത് ചെയ്യുന്നു? ആ ബ്രഹ്മവിത്ത് സ്വന്തം ബുദ്ധിയിൽ ആത്മപ്രകാശത്തെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ധ്യാന സംസ്കൃതേന അന്ധക്കരണേന. ബാക്കി ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങൾ ഇവിടെ നമ്മൾ ഇതിനും ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇത് നേരത്തെ പറഞ്ഞതുപോലെ വികല്പമായിട്ടോ സമുച്ചയമായിട്ടോ ചിന്തിക്കാം. എന്നുവെച്ചാൽ ഇതിലേതെങ്കിലും ഒന്ന് ഒരാൾ പ്രാധാന്യത്തോടുകൂടി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നുവെന്നോ, അല്ലെങ്കിൽ ഇതിന് ഓരോന്നും പ്രാധാന്യത്തോടുകൂടി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നുവെന്നോ ഏത് രീതിയിലും സ്വീകരിക്കാം. അടുത്ത് പറയുന്നു, അന്യേ സാഖ്യേന യോഗേന. മറ്റു ചിലർ സാഖ്യയോഗത്തെ ആശ്രയിച്ചിട്ട്, ഇവിടെ സാഖ്യേന യോഗേനെന്ന് പറയുന്നത് കാരണം ധ്യാനത്തെക്കുറിച്ച് ഇത്രയും വിശദീകരിച്ചതുകൊണ്ടാണ് ഭാഷ്യകാരൻ ഇതിനെ ഒരുമിച്ചെടുത്തിട്ടുണ്ട് സാഖ്യയോഗേന. എന്നാൽ മറ്റു ചില വ്യാഖ്യാതാക്കൾ സാഖ്യം കൊണ്ടും യോഗം അഷ്ടാംഗയോഗം കൊണ്ടും, അതായത് സാഖ്യമാർഗത്തിലൂടെയും അഷ്ടാംഗയോഗമാർഗത്തിലൂടെ അങ്ങനെയും വ്യാഖ്യാനിക്കുന്നുണ്ട്. ശ്രീധരാചാര്യസ്വാമികളും മറ്റും അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. സാംഖ്യമാർഗവും യോഗമാർഗവും രണ്ടായിട്ടുണ്ട്. സാംഖ്യമാർഗത്തിന്റെ തത്വത്തെ സ്വീകരിച്ചുകൊണ്ട് അവിടെ വിവേകപ്രത്യം വിവേകത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, പ്രകൃതി പുരുഷ വിവേകത്തിന്. അശയോഗത്തിലാണെങ്കിലോ ചിത്തവൃത്തി നിരോധത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സാംഖ്യശാസ്ത്രത്തിൽ പ്രത്യേകിച്ച് ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്ന മാനസികമായ അഭ്യാസത്തെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അശയോഗശാസ്ത്രത്തിലാണെങ്കിലോ ഈ സാംഖ്യന്മാർ പറയുന്നത് പോലെ തത്വനിരൂപണം, പ്രകൃതി പുരുഷ വിവേകം, അത് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷെ അത് പറയുന്നുണ്ട്. സാംഖ്യന്മാരുടെ അതേ തത്വങ്ങളെ തന്നെയാണ് യോഗത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ അഭ്യാസത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അഷ്ടാംഗങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും വൃത്തി നിരോധത്തിന്. ഇവിടെ ഭാഷ്യകാരൻ എന്ത് ചെയ്യുന്നതിന് രണ്ടിനെയും ഒന്നായിട്ട് എടുത്തുകൊണ്ട് സാംഖ്യത്തെയും യോഗത്തെയും ഒന്നായിട്ട് എടുത്തുകൊണ്ട് സാംഖ്യേന യോഗേന എന്ന് പറയുമ്പോൾ അതിന് സാംഖ്യവും വരും യോഗവും വരും, രണ്ടും കൂടി ചേരുന്നു. സാംഖ്യയോഗം കൊണ്ട് ചില പരിശ്രമിക്കുന്നു എന്നാണ്. അപ്പോൾ മുമ്പ് പറഞ്ഞത് നിധ്യാസനം അല്ലെങ്കിൽ ആത്മധ്യാനം, അതാണ് മുമ്പ് പറഞ്ഞത്. ആത്മധ്യാനം ആരാണ് ആചാര്യസ്വാമികൾ പറയുന്നതനുസരിച്ച് മുഖ്യമായും അദ്വൈതികൾ സ്വീകരിച്ചിരിക്കുന്ന ആത്മധ്യാനം. ദ്വൈതികളും ആത്മധ്യാനത്തെ സ്വീകരിക്കുന്നുണ്ട്. ധ്യാനത്തിന്റെ പ്രക്രിയയിൽ വ്യത്യാസമില്ല. പക്ഷെ തത്വത്തിൽ അവർ വ്യത്യസ്തമായി പറയും. ഇഷ്ടാദ്വൈതികളും അതുപോലെ തന്നെ. സാംഖ്യം നാമ സാംഖ്യം എന്ന് പറയുന്ന എന്താണ് ഇവിടെ പറയുന്നു? ഇമേ തത്വരജസ്തമാംസി ഗുണാഹ മയാ ദൃശ്യ. എനിക്ക് ദൃശ്യമായിരിക്കുന്നത്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്റെ അന്ധകരണം, എന്റെ ശരീരം, ബാഹ്യപ്രപഞ്ചം, ഇതെല്ലാം എന്താണ്? സത്വരജസ്തമാംസി ഗുണാഹ, സത്വരജസ്തമോ രൂപത്തിലുള്ള ഗുണങ്ങളാണ്. മയാദൃശ്യ, ഇതെല്ലാം എനിക്ക് ദൃശ്യമായിരിക്കുന്നു. അഹം തേഭ്യോ അന്യഹ, ഞാൻ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ നിന്നും അന്യനാണ്. തദ്വ്യാപാര സാക്ഷിഭൂതോ, ഈ വ്യാപാരങ്ങൾക്കെല്ലാം സാക്ഷിയായിരിക്കുന്നവനാണ്. വ്യാപാരം എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ഇവയുടെ പരിണാമം? സാംഖ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വ്യാപാരം അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതിയുടെ പരിണാമമാണ്. അതാണ് കഴിഞ്ഞ ദിവസം ചോദിച്ചത്, എന്താണ് അവിടെ കർത്തൃത്വം എന്ന് പറയുന്നത്? ഈ പ്രകൃതിയുടെ പരിണാമം പ്രകൃതിയിൽ തന്നെ സംഭവിക്കുന്നു, പുരുഷനിലല്ല സംഭവിക്കുന്നു. അതാണ് കർത്തൃത്വം പ്രകൃതിയിലെന്ന് പറയുന്നത്. കർത്തൃത്വം കർത്തൃത്വം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വേദാന്തം കേട്ട് കേട്ട് കേട്ട് നമ്മുടെ മനസ്സിലൊരു കർത്തൃത്വം ഇരിപ്പുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അത് വ്യക്തമല്ല, പക്ഷെ ഒരു കർത്തൃത്വമുണ്ട്. ഇവിടെ പറയുന്ന അതല്ല, പ്രകൃതിയുടെ പരിണാമം. പ്രകൃതിയുടെ പരിണാമം ആ പ്രകൃതിയെ തന്നെ ഏൽപ്പിക്കുക, അത് പുരുഷൻ ഏറ്റെടുക്കാതിരിക്കുക. എങ്ങനെ? ആ പ്രകൃതി മഹത്വത്വം, മഹന്തത്വം, പിന്നെ ഇന്ദ്രിയങ്ങൾ, തന്മാത്രകൾ, സ്ഥൂലമായ പ്രകൃതി, ഈ സ്ഥൂലമായ പഞ്ചഭൂതങ്ങൾ, പിന്നെ ഈ പ്രപഞ്ചം, സൂര്യചന്ദ്രാദികളുൾപ്പെട്ട ഈ പ്രപഞ്ചം, ഈ രൂപത്തിൽ അത് പരിണമിച്ച് മാറുക. ഈ പരിണമിച്ച് മാറുന്നത് ആര് ചെയ്യുന്നു? പ്രകൃതി. അതിൽ പ്രകൃതിക്ക് വരുന്ന ആ ഉത്തരവാദിത്വനെയാണ് കർത്തൃത്വം എന്ന് പറയുന്നത്, പ്രകൃതിയിലെ കർത്തൃത്വം എന്ന് പറയുന്നത്. അതിന് പുരുഷന് യാതൊരു ബന്ധവുമില്ല. അതിനുള്ള ഇവിടെ പറയുന്നത് തദ്വ്യാപാരം, പിന്നെ പുരുഷനെന്താ അതുമായിട്ടുള്ള ബന്ധം? സാക്ഷിഭൂതോ പുരുഷനെന്ന്, പുരുഷൻ തന്റെ മുമ്പിൽ ഇതെല്ലാം കാണുന്നു, ഈ പരിണാമത്തെ കാണുന്നു. ഈ പ്രപഞ്ചം വിരാട് രൂപത്തിലിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ പുരുഷൻ കാണുന്നു. അദ്വൈതികളും മറ്റും പറയുന്ന പോലെ അതിനെല്ലാം ആന്തരികമായി വേറൊരു വിരാട് പുരുഷൻ അവർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ഓരോരോ പുരുഷന്മാർ, ഓരോരോ ജീവന്മാർ, ഓരോരോ ശരീരത്തിലിരുന്നു കൊണ്ട് ഇതെല്ലാം കാണുന്നു. എന്തുകൊണ്ടാ അവരങ്ങനെ സ്വീകരിക്കാത്ത? അങ്ങനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്കതിന് ശരിയായ യുക്തിയുമുണ്ട്. സംഖ്യന്മാർക്ക് ഓരോ പുരുഷനും സാക്ഷിയായി നിർഗുണനായി ഈ പ്രപഞ്ചവ്യാപാരങ്ങളെ കാണുന്നു. പ്രപഞ്ചവ്യാപാരങ്ങൾ മാത്രമല്ല കാണുന്നത്, തന്റെ ഉള്ളും കാണുന്നുണ്ട്. തന്റെ ഉള്ളിലിരിക്കുന്ന സുഖദുഃഖ പരിവർത്തനങ്ങളെല്ലാം കാണുന്നു ഓരോ പുരുഷനും. എന്നിട്ട് അവൻ ഇതിനെ തന്നിൽ നിന്ന് വേർതിരിച്ച് താൻ ഇതിൽ നിന്നും പൂർണമായി മുക്തനാകാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം അവൻ അംഗീകരിക്കുന്നു, എന്താണോ, താൻ ഇതിനോട് അങ്ങ് താതാത്മ്യപ്പെട്ടുപോയി. പ്രകൃതിയുടെ പരിണാമമാണ് സുഖദുഃഖങ്ങൾ, അതിനോട് താൻ താതാത്മ്യപ്പെട്ടു. താതാത്മ്യപ്പെട്ടിട്ട് താൻ സുഖിയും ദുഃഖിയുമായി തീരുന്നു. വാസ്തവത്തിൽ സാക്ഷിയാണെങ്കിൽ അപ്പൊ ഈ താതാത്മ്യത്തെ മാറ്റണം. അതിന് വിവേകഖ്യാതി, സാങ്കേതിക ഭാഷയിൽ പറഞ്ഞു, ആ വിവേകഖ്യാതി സമ്പാദിക്കുന്നു. അങ്ങനെ വിവേകഖ്യാതി സമ്പാദിച്ചിട്ട് എന്ത് ചെയ്യണം? മുക്തനായി തീരും. ജീവന്മാർ പലതരത്തിലാണ്. ചിലർ ബദ്ധരായിരിക്കുന്നു, ചിലർ ബന്ധമോക്ഷങ്ങളെക്കുറിച്ച് അറിവുള്ളവരാണ്, ചിലർ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. മുമ്പ് പലരും കപിലന്റെ ഉപദേശം കേട്ട് മുക്തരായി തീർന്നു. ഇനി തനിക്ക് മുക്തനാകണം. ഇത് ശരിയാവണമെങ്കിൽ ഓരോ ശരീരത്തിലും ഓരോ പുരുഷന്മാരിരുന്നാലേ പറ്റൂ. അല്ലെങ്കിലോ എല്ലാ ശരീരത്തിലും ഒരു പുരുഷനിരിക്കുകയാണെങ്കിലോ, സംഖ്യന്മാർ പറയുന്നത്, ഒന്നുകിൽ ആർക്കും മുക്തനാകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരാൾ മുക്തനാകുമ്പോൾ എല്ലാവരും മുക്തരാകും. കാരണം ഒരേ ഒരു പുരുഷനേ ഉള്ളൂ. അതാണ് അവരുടെ യുക്തി. ഈ വിവേകപ്രത്യം ഒരു പുരുഷനുണ്ടാകുമ്പോൾ എല്ലാ പുരുഷനും ആ സമയം ഉണ്ടാകണം. കാരണം ഒരു പുരുഷനേ ഉള്ളൂ എല്ലാ ശരീരത്തിലും, എല്ലാവരും മുക്തരായിത്തീരും. അല്ലെങ്കിലോ കപിലനും മുക്തനായിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഒരു ആചാര്യനും മുക്തനായിട്ടില്ല. എന്തുകൊണ്ട്? മുക്തനായിരുന്നുവെങ്കിൽ ഒരു പുരുഷനേ ഉള്ളൂ കപിലനും. ഇപ്പം മോക്ഷത്തെ ആഗ്രഹിക്കുന്ന പുരുഷനും ഒന്ന് തന്നെ. കപിലൻ മുക്തനായപ്പോൾ എല്ലാവരും മുക്തനാകും. പക്ഷെ അങ്ങനെയല്ല കാണുന്നത്. എന്താണ്? കപിലൻ മുക്തനായി മറ്റുള്ളവർ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. ഒരുപാട് പുരുഷന്മാർ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പുരുഷ ബഹുത്വം സിദ്ധം, സാങ്കേകാരി പറയുന്നു. അതുകൊണ്ട് പുരുഷന്റെ ബഹുത്വം, അതിന് അവർ പല കാരണങ്ങളും പറയുന്നുണ്ട്. അതിലൊന്നാണത്, പുരുഷന്റെ ബഹുത്വം സിദ്ധമായി. അതുകൊണ്ട് സാക്ഷിഭൂതനായിരിക്കുന്ന ആ പുരുഷൻ ഓരോ ശരീരത്തിലും വെവ്വേറെ ഇരുന്നുകൊണ്ട് പ്രകൃതിയുടെ പരിണാമങ്ങളെ, അതാണ് തദ്വ്യാപാരം, അതിനവൻ നോക്കിക്കാണുന്നു. അതിനവൻ എങ്ങനെ ചെയ്യുന്നു? സാങ്കിനെന്ന് പറയുന്നു, പക്ഷെ താൻ നിത്യനാണ്, ഗുണവിലക്ഷണനാണ്. ഗുണങ്ങളെന്ന് പറയുന്നത് സുഖദുഃഖ മോഹരൂപത്തിൽ പരിണമിച്ചിരിക്കുന്ന ഈ സത്വവികാരങ്ങൾ തന്നെ, സത്വാദി ഗുണവികാരങ്ങൾ തന്നെ. താൻ ആ ഗുണങ്ങളിൽ നിന്നും വിലക്ഷണനാണ്, ഭിന്നനാണ്. താൻ ആത്മ, താൻ പുരുഷനാണ് എന്നവൻ ചിന്തിക്കുന്നു. ചിന്തിച്ച് ചിന്തിച്ചവൻ ആ വിവേകത്തെ ദൃഢപ്പെടുത്തുന്നു. ആ വിവേകത്തെ ദൃഢപ്പെടുത്തുമ്പോൾ എന്തു വരുന്നു? അവൻ പ്രകൃതിയിൽ നിന്ന് മുക്തനാകുന്നു എന്ന് മാത്രമല്ല, പ്രകൃതി അവന്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു പോകും. പ്രകൃതി അതുവരെ അവനെ മോഹിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ പ്രകൃതി അവന്റെ മുമ്പിൽ നിന്ന്, അത് സാങ്കേകാരി പറയുന്ന എന്താണ്, പ്രകൃതി ഒരു നർത്തകിയെ പോലെയാണ്. നൃത്തം ചെയ്ത് ആ നൃത്തം കാണുന്നവനെ തന്റെ ചേഷ്ടകളുണ്ട് മോഹിപ്പിക്കുന്നു. എപ്പോഴാണോ അവൻ ഇതിൽ നിന്ന് വിരക്തനാകുന്നത്, അവൻ ഈ നൃത്തം കാണുന്നതിന് താല്പര്യമില്ലാതാകുന്നത്, നൃത്തം കാണുന്നതിന് താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു നർത്തകി? ആ നൃത്തത്തെ അവസാനിപ്പിച്ച് മടങ്ങിപ്പോകും. അതുപോലെ പുരുഷനെ സംബന്ധിച്ച് പ്രകൃതി പിന്തിരിഞ്ഞു പോകുന്നു എന്നാണ്. ഏഷ സാഖ്യോ യോഗ, ഇതിനാണ് സാഖ്യയോഗം എന്ന് പറയുന്നത്. ഈ രീതിയിൽ ചിന്തിച്ചും ചിലർ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. ഗീതയിലൂടെ സാഖ്യയോഗത്തെ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്. അപ്പോ മുമ്പ് സാഖ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സാഖ്യയോഗേന യോഗിന, കർമ്മയോഗേന യോഗിന, സാഖ്യയോഗേന സാഖ്യയോഗം കൊണ്ട് ജ്ഞാനികളും കർമ്മയോഗം കൊണ്ട് യോഗികളും എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആ സാങ്കേ ദർശനം അനുസരിച്ച് തന്നെയാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത്. തേന പശ്യന്തി ആത്മാനം ആത്മനായി തേനവർത്തതേ. ഇവിടെയും കൂടി ചേർക്കണം. അങ്ങനെ ഈ സാംഖ്യ പരിശീലനത്തിലൂടെ ചിലർ തന്നെ അറിയാൻ ശ്രമിക്കുന്നു. ഇനി മറ്റു ചിലരാണെങ്കിലോ കർമ്മയോഗേന കർമ്മൈവ യോഗ ഈശ്വരാർപ്പണ ബുദ്ധിയാനുഷ്ഠീയമാനം ഘടനരൂപം യോഗാർത്ഥത്വ യോഗ ഉച്ചതേ ഗുണത തേന സത്വശുദ്ധി ജ്ഞാനോത്പത്തി ദ്വാരേണ ചാപരേ. കർമ്മയോഗം കൊണ്ട് മറ്റുള്ളവർ എന്ന് പറയുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഈ ധ്യാനം, സാംഖ്യയോഗം, കർമ്മയോഗം ഇതെല്ലാം വികല്പമാണെന്നും സമുച്ചയമാണെന്നും രണ്ട് പക്ഷമാണ്. ഇത് വികല്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മയോഗം കൊണ്ട് മറ്റു ചിലരെന്ന് പറയുമ്പോൾ ഇവിടെ ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നത് എന്താണോ നമ്മൾ മുമ്പ് വ്യാഖ്യാനിച്ച് കേട്ടിട്ടുള്ളതുപോലെ കർമ്മയോഗിന് കർമ്മൈവ യോഗ, കർമ്മം തന്നെയാണ് യോഗം. എന്താണത്? ഈശ്വര അർപ്പണ ബുദ്ധിയ അനുഷ്ഠീയമാനം, ഈശ്വരാർപ്പണ ബുദ്ധിയിലൂടെ അനുഷ്ഠിക്കപ്പെടുന്നത്. ഘടനരൂപം ഘടചേഷ്ടായ, ഘടന എന്ന് വെച്ചാൽ ചേഷ്ട, പ്രവൃത്തി, പ്രവൃത്തി രൂപത്തിലുള്ളത്. യോഗാർത്ഥത്വ അഞ്ജനസ്വാമികൾ കർമ്മയോഗം എന്ന് പറയുമ്പോൾ കർമ്മത്തെയും യോഗത്തെയും ഏറെയായിട്ടാണ്. എങ്ങനെ? കർമ്മയോഗത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞാൽ ചേഷ്ടാരൂപത്തിലുള്ള ഈ പ്രവൃത്തി യോഗത്തിന് വേണ്ടിയാണ്. യോഗാർത്ഥത്വം യോഗ ഉച്ചതേ ഗുണത. ഇത് ഒരു യോഗത്തിന് വേണ്ടി ഉള്ളതുകൊണ്ട് ഇതിനെ യോഗമെന്ന് പറയുന്നു എന്നാണ്. അല്ലാതെ മുഖ്യ അർത്ഥത്തിൽ ഇത് യോഗമല്ല, കർമ്മം കർമ്മം തന്നെ. ഇതാണ് ആചാര്യസ്വാമികളുടെ സിദ്ധാന്തം. കർമ്മത്തെ യോഗമായിട്ട് അംഗീകരിക്കാൻ സ്വാമികൾക്ക് വൈഷമ്യമുണ്ട്. കർമ്മം കർമ്മം തന്നെയാണ്, അത് യോഗമല്ല. അത് യോഗമാകും അത് ചെയ്തു കഴിഞ്ഞാൽ. എന്നുവെച്ചാൽ ആ കർമ്മം ഈശ്വരാർപ്പണമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് ചിത്തശുദ്ധിക്ക് കാരണമായി തീരും. ചിത്തശുദ്ധിയിലൂടെ ജ്ഞാനം, അതാണ് തത്വശുദ്ധി ജ്ഞാനോത്പത്തി ദ്വാരേണ. ചിത്തശുദ്ധി ജ്ഞാനം ഈ ക്രമത്തിനിങ്ങനെ പോകുന്നു. കാരണം കർമ്മത്തിന് യാതൊരു തരത്തിലുള്ള പ്രാധാന്യം കൊടുക്കുന്നത് ശങ്കരാദ്വൈതമനുസരിച്ച് യോജിക്കുന്നതാണ്. പക്ഷെ ഇത് ഈ ഒരു അഭിപ്രായത്തോടെ എല്ലാവരും യോജിക്കുന്നില്ല. മറ്റുള്ളവർ പറയുന്ന എന്താണ്? കർമ്മയോഗം തന്നെയാണ്, കർമ്മയോഗം അല്ലാതെ മറ്റൊരു സാധനം ആവശ്യമില്ല. കാരണം ഇത് ഓരോന്നിനും പ്രാധാന്യം കൊടുത്ത് പറഞ്ഞിരിക്കുന്നതാണ്. ധ്യാനം കൊണ്ടൊരാൾ എങ്ങനെയാണോ മോക്ഷത്തെ പ്രാപിക്കുന്നത്, ധ്യാനം എങ്ങനെ നേരിട്ട് മോക്ഷത്തെ കൊടുക്കുന്നുവോ അതുപോലെ തന്നെ സാഖ്യം നേരിട്ട് മോക്ഷത്തെ കൊടുക്കുന്നു, അതുപോലെ തന്നെ കർമ്മയോഗവും നേരിട്ട് മോക്ഷത്തെ കൊടുക്കുന്നു. ഈ കർമ്മത്തിലൂടെ യോഗത്തെ പ്രാപിക്കുന്നു, കർമ്മം യഥാർത്ഥത്തിലുള്ള യോഗമല്ല എന്നും മറ്റും പറയുന്ന അദ്വൈതികളുടെ അഭിപ്രായത്തെ അവർ ശക്തമായി നിഷേധിക്കുന്നു. അതിനെന്താ പ്രമാണം? അവർ പറയുന്നു, കർമ്മണേവ ഹി സംസിദ്ധി മാസ്ഥിത ജനകാദേഹ. കർമ്മം കൊണ്ട് തന്നെയാണ് ജനകനും മറ്റും മോക്ഷത്തെ പ്രാപിച്ചത്. കർമ്മണ ഏവ ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നു. ഏവ എന്ന് പറഞ്ഞാൽ കർമ്മം കൊണ്ട് തന്നെ. രണ്ടും തമ്മിലെ വ്യത്യാസം എന്താണോ? കർമ്മം കൊണ്ട് തന്നെ മോക്ഷത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കർമ്മത്തെ ഒരു കാലയളവിലും ഉപേക്ഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് കർമ്മനൈവ എന്ന് പറഞ്ഞാൽ. ആചാര്യസ്വാമികൾ വ്യാഖ്യാനിക്കുന്നതനുസരിച്ചാണെങ്കിലോ കർമ്മയോഗമല്ല, കർമ്മം കൊണ്ട് യോഗത്തെ പ്രാപിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മത്തെ ഉപേക്ഷിക്കണം. കർമ്മം അനുഷ്ഠിക്കാം, പക്ഷേ അനുഷ്ഠിച്ചിട്ട് കർമ്മത്തെ ഉപേക്ഷിക്കണം. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ കർമ്മം കൊണ്ട് തന്നെ യോഗത്തെ പ്രാപിക്കാം, കർമ്മത്തെ അവിടെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. ഇവിടെ വരുന്ന അഭിപ്രായ വ്യത്യാസം ഇതിലാണ്. ഒരാളങ്ങനെ മോക്ഷത്തിലേക്ക് പോകുന്ന മോക്ഷമാർഗത്തിൽ അയാൾ കർമ്മത്തെ ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ടോ? കർമ്മം എന്ത് ഗുണം ചെയ്യുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ കർമ്മം എങ്ങനെ ഗുണം ചെയ്യുന്നു എന്നുള്ളതല്ല. കർമ്മം ചിത്തശുദ്ധി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കർമ്മം ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു, ഈ കാര്യത്തിലല്ല വിവാദം. വിവാദം ഒരു ഭാഗത്തിലാണ്, മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരുവൻ കർമ്മത്തെ ഉപേക്ഷിക്കേണ്ടതുണ്ടോ ഇല്ലയോ. ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്ന എന്താണ്? കർമ്മത്തെ ഉപേക്ഷിച്ച് തന്നെ തീരണം. കർമ്മം കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നാണ്. നമ്മൾ സാധാരണ പറഞ്ഞു വരുന്നതും പഠിച്ചു വരുന്നതും ഈ ഒരു പക്ഷം മാത്രം കേട്ടിട്ടാണ്. പക്ഷേ മറ്റ് എല്ലാ ആചാര്യന്മാരും ഈ പക്ഷത്തോട് യോജിക്കുന്നവരല്ല. അവരെന്തു പറയുന്നു? കർമ്മണൈവ, കർമ്മത്തെ ഉപേക്ഷിക്കാതെ തന്നെ. ഒരാൾ മുക്തിയെ പ്രാപിക്കുന്നതുവരെ അയാൾ കർമ്മം ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. മുക്തിയെ പ്രാപിക്കുന്നതുവരെ കർമ്മം അനുഷ്ഠിച്ചു എന്ന് പറയുമ്പോൾ കർമ്മത്തെ ഉപേക്ഷിക്കുന്നവിടെ പറയും തത്വശുദ്ധി ഉണ്ടായി, ജ്ഞാനപ്രാപ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ കർമ്മത്തെ ഉപേക്ഷിക്കണമെന്നാണ് ആചാര്യസ്വാമി പറയുന്നത്. എന്ന് മാത്രമല്ല, ഒന്നുകൂടി കടന്നു പറയും, എന്താണോ മുമുക്ഷുകൂടി ശ്രവണമനനാദി സാധനങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി കർമ്മത്തെ ഉപേക്ഷിക്കണമെന്നാണ്. പക്ഷേ ഇതിനോട് മറ്റുള്ള ആചാര്യന്മാരെല്ലാവരും യോജിക്കുന്നില്ല. അവർ പറയുന്നു മുമുക്ഷു കർമ്മത്തെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല, കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ആകാം. ഇനി ജ്ഞാനം പ്രാപിച്ചു കഴിഞ്ഞാലും കർമ്മത്തെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല, കർമ്മം ഒരിക്കലും ജ്ഞാനത്തിന് ബാധകമല്ല. ഉദാഹരണം ജനകൻ തന്നെ. അങ്ങനെ രണ്ടു പക്ഷമുണ്ട്, രണ്ടും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അതിനെ നമ്മളെങ്ങനെ സമന്വയിപ്പിക്കുക രണ്ടു പക്ഷം? കാരണം രണ്ട് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ആചാര്യന്മാരെ പറയുന്ന രണ്ടഭിപ്രായങ്ങൾ നമ്മളെങ്ങനെ മനസ്സിലാക്കും? ഒരു ആശാൻ അങ്ങനെ പറഞ്ഞു, വേറെ ആളിങ്ങനെ പറഞ്ഞു എന്ന് കേട്ട് നമ്മുടെ മനസ്സിൽ വികല്പം ഉണ്ടായിട്ട് എന്താ അർത്ഥം? അപ്പൊ ഇതിലേതാ ശരിയെന്ന് ഞാൻ ചോദിക്കും. അപ്പൊ ഇതിന്റെ ഒരു സമന്വയാത്മകമായ രീതി എന്ന് പറയുന്നത് ഇത്, കർമ്മം ഒരാൾ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഒരാൾ കർമ്മത്തെ കൊണ്ടുകിടക്കുകയോ എന്ന് പറയുന്നത് കേവലം അവരുടെ പ്രാരബ്ധത്തെ അനുസരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് വാസിഷ്ഠം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഈ രണ്ട് മാർഗത്തെ സ്വീകരിച്ചിരിക്കുന്നത്. കർമ്മത്തെ സ്വീകരിച്ചു പോകുന്ന ഒരു മാർഗവും കർമ്മത്തെ ഉപേക്ഷിക്കുന്ന ഒന്നും. അതാണ് ബ്രഹ്മജ്ഞാനികളെ പല തരത്തിൽ തിരിക്കുന്നത്. ബ്രഹ്മവിത്ത് എന്ത് ചെയ്യുന്നു? കർമ്മത്തോടുകൂടി തന്നെ പോകുന്നു. ബ്രഹ്മവിത്ത് വരിഷ്ഠനോ കർമ്മത്തപ്പുറമായും ഉപേക്ഷിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് ഈ വ്യത്യാസം വരുന്നത്? പ്രാരബ്ധം അനുസരിച്ച്. അപ്പൊ പ്രാരബ്ധം എന്ന് പറയുന്ന ഒരു തത്വത്തെ ആചാര്യസ്വാമികളും അംഗീകരിക്കുന്ന സ്ഥിതിക്ക് ഒരാൾ കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് പോയാലും ശരി, കർമ്മത്തോടുകൂടി പോയാലും ശരി, അതൊന്നും മോക്ഷത്തിന് തടസ്സമല്ല. പിന്നെ നമുക്കൊരു ധാരണയുണ്ട്, എന്താണ്? ഒരാൾ വ്യവഹാരത്തിൽ നിൽക്കുക അല്ലെങ്കിൽ കർമ്മമണ്ഡലത്തിൽ നിൽക്കുക, അത് അങ്ങനെ നിന്നു കഴിഞ്ഞാൽ അയാൾ ജ്ഞാനിയല്ല, അയാൾക്ക് ജ്ഞാനമില്ല. ജ്ഞാനിയാകണമെങ്കിൽ അയാൾ ഗുഹയ്ക്കകത്ത് സമാധി ഇരുന്നേ പറ്റൂ എന്ന്. ഇങ്ങനെ ഒരു ആശയം പ്രബലമാവാൻ കാരണം യോഗമാണ്. യോഗമാർഗത്തിൽ ഇതാണ് നിർദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ചും അഷ്ടാംഗയോഗത്തിൽ. അഷ്ടാംഗയോഗത്തിൽ എന്താണ്? ഒരാൾ വൃത്തി നിരോധത്തിലൂടെ സമാധിയെ പ്രാപിച്ച് മോക്ഷത്തെ ആഗ്രഹിക്കുന്നെങ്കിൽ അയാൾ കർമ്മത്തെ ഉപേക്ഷിച്ച് തന്നെ തീർന്നു. കാരണം ചിത്തനിരോധത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് അസംപ്രജ്ഞാത സമാധിയിലും മറ്റും ചെല്ലുമ്പോൾ അവിടെ കർമ്മങ്ങൾ നടക്കില്ല. അതിലയാൾക്ക് ദൃഢത വേണമെങ്കിൽ എന്ത് വേണം? അയാൾ കർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഗുഹയ്ക്കകത്ത് തന്നെ ഇരിക്കണം, പുറത്തിറങ്ങാൻ പാടില്ല. അവിടെ ഇരുന്ന് അയാളുടെ ശരീരം പതിക്കണം സമാധിസ്ഥനായി. ഇത് യോഗത്തിന്റെ മാർഗമാണ്. ഈ യോഗമാർഗത്തെയും ശങ്കരാചാര്യർ പറയുന്ന അദ്വൈതത്തിലെ എന്താണ്, ശങ്കരാചാര്യർ പറയുന്ന സമാധിയിൽ യോഗത്തെ ത്യജിക്കണമെന്നുള്ളതല്ല, മുമ്പുഷുവായാൽ കൂടി ത്യജിക്കണം, അല്ല ജ്ഞാനോത്പത്തിയിലും ത്യജിക്കണം. ഇത് ഇതിനെ രണ്ടിനെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് വാസിഷ്ഠം പോലെയുള്ള ഗ്രന്ഥങ്ങൾ പിൽക്കാലത്ത് എഴുതിയത്. വ്യാസന്റെ പേരിൽ പിൽക്കാലത്ത് എഴുതിയൊരു ഗ്രന്ഥമാണത് വാസിഷ്ഠം എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ട് ഈ അദ്വൈത തത്വത്തെയും ആത്മാനുഭൂതിയെയും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അനുഭവ സമ്പന്നനായ ഏതോ ഒരു ആചാര്യൻ എഴുതിയാണ്. വളരെ വിവേകശാലിയായ ഒരാൾ ഈ പ്രാചീന ആചാര്യന്മാരുടെ എല്ലാം അഭിപ്രായങ്ങളെ മനസ്സിലാക്കിയിട്ട് ഇതിനെല്ലാം സമന്വയിപ്പിച്ചു അവിടെ ഈ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണോ, കർമ്മം യോഗത്തിന് വേണ്ടിയുള്ളതാണ് എന്നുള്ളത് ആധ്യാത്മിക മാർഗത്തിലെ ഒരു പക്ഷം മാത്രമാണ്. ഓരോ ആചാര്യന്മാരും ഓരോ പക്ഷത്ത് നിന്ന് ഓരോ വ്യക്തിയുടെ പ്രാരബ്ധമനുസരിച്ച് യോഗ്യത അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ പ്രത്യേക മാർഗങ്ങളും നിർദ്ദേശിക്കണം എന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഈ മാർഗങ്ങൾ തമ്മിൽ എന്തിന് അദ്വൈതം, ദ്വൈതം, വിശിഷ്ടാദ്വൈതം, ഈ മാർഗങ്ങൾ തമ്മിൽ തോറും വാസ്തവത്തിൽ പരസ്പര വിരോധമില്ല. ഈ ദർശനങ്ങളെല്ലാം സമന്വയാത്മകമായി മനസ്സിലാക്കി. ഏതെങ്കിലും ഒരു പക്ഷത്ത് കയറി നിന്നുകൊണ്ട് മൽപ്പിടുത്തം നടത്താതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതൊന്നും പരമാർത്ഥത്തിലൊന്നുമില്ല. അപ്പോൾ ഈ ആചാര്യന്മാര് എന്തിനു പിന്നെ ഇത്തരം വാശി പിടിക്കുന്നു? കാരണം അതിനവർ തന്നെ പറയുന്നുണ്ടെന്നാണ് സമ്പ്രദായ രക്ഷ. ഓരോരോ സമ്പ്രദായങ്ങൾ അനാദികാലമായി പ്രചരിച്ചിരിക്കുന്നു, അതാത് സമ്പ്രദായങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ആ സമ്പ്രദായ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഭഗവാൻ എന്ത് ചെയ്തിരിക്കുന്നു, ഈ മാർഗങ്ങളെല്ലാം അംഗീകരിക്കുന്നു. ധ്യാനേന, സംഖ്യേന, യോഗേന, കർമ്മയോഗേന, ഈ മാർഗങ്ങളിലൂടെയെല്ലാം. അപ്പോൾ ഗീതാകാരൻ നമുക്ക് ഉപദേശിച്ചു തരുന്ന എന്താണ്? ഏതെങ്കിലും ഒരു പ്രത്യേക സമ്പ്രദായത്തിൽ കയറി പിടിക്കുകയല്ല, എല്ലാ സമ്പ്രദായങ്ങളെയും അംഗീകരിച്ചിരിക്കുന്നു. ഏത് മാർഗത്തിലൂടെ ആയാലും എന്താണ്? ആത്മാനം ആത്മന കേജിത് പശ്യന്തി എന്നാണ്. പിന്നെ ഓരോരുത്തരുടെ രുചി അനുസരിച്ച്, അവരുടെ താല്പര്യം അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള മാർഗത്തിൽ സഞ്ചരിക്കാം. അതാണ് ഇവിടെ നിന്ന് ഗീതയുടെ ഈ സന്ദർഭത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേജിത് ചിലർ ധ്യാനേന ധ്യാനം കൊണ്ട്, അന്യേ മറ്റു ചിലർ സംഖ്യേന യോഗേന ച സംഖ്യയോഗം കൊണ്ട്, അപരേ മറ്റു ചിലർ കർമ്മയോഗേന ച കർമ്മയോഗം കൊണ്ടും, ആത്മന സംസ്കൃതമായ അന്ധകരണം കൊണ്ട്, ആത്മനി ബുദ്ധിയിൽ ആത്മാനം പരമാത്മാവിനെ പശ്യന്തി സാക്ഷാത്കരിക്കുന്നു. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനം ആത്മനാ അന്യേ സംഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ അന്യേത്വമജാനന്ദ ശ്രുത്വാന്യേഭ്യ ഉപാസതേ തേഭി ചാതിതരന്തേവ മൃത്യും ശ്രുതിപരായണാഃ യാവത് സഞ്ജായതേ കിഞ്ചിത് സത്വം സ്ഥാവര ജംഗമം ക്ഷേത്ര ക്ഷേത്രജ്ഞ സംയോഗാത് തന്വിദ്ധി ഭരദശഭ സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്വസ്വവിനശ്യന്തം യപ്പശ്യതി സപശ്യതി സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതം ഈശ്വരം നഹി നസ്ത്യാത്മനാത്മാനം തതോ യാതി പരം ഗതിം പ്രകൃതിവ ച കർമാണി ക്രിയമാണാനി സർവശാ യഃ പശ്യതി തഥാത്മാനം അകർത്താരം സ പശ്യതി യദാ ഭൂതപൃഥക് ഭാവം ഏകസ്തം അനുപശ്യതി തത ഏവ ച വിസ്താരം ബ്രഹ്മ സംബദ്ധ്യതേ തദാ അനാദിത്വാ നിർഗുണത്വാ പരമാത്മായം അമ്പിയ ശരീരസ്ഥോപി കൗന്ദേയ മകരോതി ന നിപ്യതേ യഥാ സർവഗതം തൗക്ഷ്മ്യാ ആകാശം നോപനിപ്യതേ സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാനോപനിപ്യതേ യഥാ പ്രകാശയത്യേകഃ കൃഷ്ണം ലോകമിമംബ്രവീ ക്ഷേത്രം ക്ഷേത്രേ തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത ക്ഷേത്രക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷാ ഭൂതപ്രകൃതിമോക്ഷം ച വിദുര്യാന്തി തേ പരം.